അധ്യായം 13 ശ്ലോകം 7. ഇവിടെ ജ്ഞാന സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ജ്ഞാനം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനം എന്നാണ് പറയുന്നത്. ഇങ്ങനിവിടെ ഭാഷ്യകാരം പറയുന്നത് ജ്ഞാന സാധനങ്ങളാണ്, അതുകൊണ്ട് ഇതിന് ജ്ഞാനം എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അമാനിത്വാദി, അത് ജ്ഞാനപ്രാപ്തിക്ക് ഉള്ള അന്തരംഗ സാധനങ്ങളാണ് എന്ന് പറയും. അമാനിത്വം അദംബിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ. പറഞ്ഞു അമാനിത്വം അദംഭിത്വം അഹിംസ, അഹിംസനം പ്രാണിനാം അപീഡനം ക്ഷാന്തി പര അപരാധപ്രാപ്തു അവിക്രിയ, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. പരാപരാധങ്ങൾ എന്നുവെച്ചാൽ അന്യരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ പ്രാപിച്ചാൽ അവശ്യം ഭാവിയായി തന്റെ പ്രാരബ്ധം കൊണ്ടോ മറ്റോ വന്നു ചേരുന്ന അപരാധങ്ങൾ, ദുഃഖകാരണങ്ങൾ, തന്നെ ദുഃഖത്തെ ഉണ്ടാക്കുന്നവ, അത് വന്നു ചേർന്നാലും ചിത്തവികാരം സംഭവിക്കാതിരിക്കുക, അവിക്രിയ മനസ്സിന് ക്ഷോഭം ഉണ്ടാകാതിരിക്കുക, അതാണ് ശാന്തി. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് 2-ാം അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് പറയുന്ന ആർജവം, ഋജുഭാവവും അവക്രത്വം, അത് പറയുന്നത് ആർജവം. ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് ആർജവം ഹ്രീരചാപനം, ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവക്രത്വം നിരവ നിരവോ എന്ന് നമ്മൾ സാധാരണ പറയും. ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുക, അത് ആധ്യാത്മിക സാധകന്മാർക്ക് വേണ്ടതാണ്. വചസ്സി അന്യത് മനസ്സി അന്യത് എന്ന് പറയും, മനസ്സിലൊന്നും വാക്കിലൊന്നും അത് പാടില്ല. സാധാരണ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ആധ്യാത്മിക സാധനയിൽ ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നവരോ അല്ലെങ്കിൽ ബോധപൂർവം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരോ ആയിരിക്കും. എന്നിരുന്നാലും ബാഹ്യമായ ഇത്തരം കാര്യങ്ങളുടെ പ്രകടമായ ഭാവങ്ങളെ ഒഴിവാക്കിയാലും ഇതിൻ്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഉള്ളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. എളുപ്പം പോകുന്ന കാര്യങ്ങളല്ല. സ്ഥൂലമായ ഭാവങ്ങളിൽ നിന്നല്ല ഇതൊഴിവായാലും, സൂക്ഷ്മമായ ഭാവങ്ങളിൽ ഇത് സാധകന്മാരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും. അത് ഒഴിവാകണമെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ആത്മീയ സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവരും ഇതൊക്കെ ഒരു ആത്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. കാരണം ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും എളുപ്പം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ പൂർത്തീകരണം, അത് വിഷമമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു ആത്മപരിശോധനയ്ക്ക് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് പലർക്കും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവനവന് വേദനയുണ്ടാക്കുന്ന കാര്യം അനുഷ്ഠിക്കാൻ ആരും തയ്യാറാകത്തില്ല. കാരണം ഇതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ ആർജവും പോലെയുള്ള കാര്യങ്ങൾ തന്നിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ്. ഇത് ഏതെല്ലാം തരത്തിലാണ് ഒരുവനെ പിടികൂടുന്നത്, ഏതെല്ലാം തരത്തിലാണ് അവന് ഇതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ ഇതിനെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് സ്വയം ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കി ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേതിനേക്കാളും പ്രയാസമുള്ള ഒന്നാണ് ഈ ആർജവത്തെ കൈവരിക്കുക എന്ന് പറയുന്നത്. കാരണം മായ എന്ന് പറയുന്ന എന്റെ പേര് തന്നെ വഞ്ചനാത്മിക കൂടശക്തി എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും വിശേഷമായൊരു പ്രത്യേകതയാണ് അതിൽ ആർജവമൊട്ട് ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സന്യ സാധാരണ മനുഷ്യരെല്ലാം പെരുമാറുന്ന അങ്ങനെയാണ്, മനസ്സിൽ ഒന്നായിരിക്കും, വജസ്യന്യ വാക്കിൽ വേറെ ഒന്നായിരിക്കും. അത് മാറ്റിയെടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ആത്മീയ ഉപജീവികളും എല്ലാം അങ്ങനെ തന്നെ, സാധാരണ മനുഷ്യന് മാത്രം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് മാറ്റുന്നത് ഇതിനുള്ള ഒരു ആത്മവിശകലനം എന്നുള്ള നിലയ്ക്കാണ് ഇതിവിടെ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ചർച്ച ചെയ്ത് ഞാൻ ആർക്കും വേദന ഉണ്ടാക്കുന്നില്ല. അടുത്ത് ആചാര്യ ഉപാസന മോക്ഷസാധന ഉപദേഷ്ടു ആചാര്യസ്യ ശുശ്രൂഷാദി പ്രയോഗേണ സേവൻ. അതാണ് ആചാര്യ ഉപാസനയെക്കുറിച്ച് പറയുന്നു. ആചാര്യ മോക്ഷസാധന ഉപദേഷ്ടു ആചാര്യസ്യ, മോക്ഷസാധനത്തെ ഇവിടെ ആചാര്യനെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുവിനെയല്ല, മോക്ഷ സാധനങ്ങളെക്കുറിച്ച് ഉപദേശം നൽകുന്ന ഗുരു. അതാണ് മോക്ഷസാധന ഉപദേഷ്ടു. മോക്ഷസാധനങ്ങൾ ഉപദേശിക്കുന്നവനായ ആ ഗുരുവിൻ്റെ എന്തു ചെയ്യണം, ശുശ്രൂഷാദി പ്രയോഗേണ, ശുശ്രൂഷാദികളിലൂടെ. ഗുരു ശുശ്രൂഷ എന്ന് സാധാരണ പ്രസിദ്ധമായി പറയുന്ന കാര്യം തന്നെ, സേവ, ഗുരു ശുശ്രൂഷ തുടങ്ങിയതിലൂടെ സേവിക്കുക എന്നുള്ളത്. ഗുരു ഉപാസനയും മുഖ്യമായ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അതും കൂടുതൽ ചിന്തിക്കേണ്ടതും എത്ര ചിന്തിച്ചാലും പൂർണ്ണമാകാത്തതുമായ ഒരു വിഷയമാണ് ഈ ആചാര്യ ഉപാസന. അതിനിവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. ആചാര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരുവൻ അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച രീതിയിൽ ചെയ്യുന്ന സാധാരണ കർമ്മങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രം അതിനെ എടുത്താൽ പോരാ. കാരണം ആചാര്യൻ്റെ ബാഹ്യമായ പ്രീതി, ഗുരുവിൻ്റെ പ്രീതി, അത് തൻ്റെ കർമ്മങ്ങളിലൂടെ നേടണം എന്നാഗ്രഹിച്ചാൽ മാത്രം പോരെ. ശരിക്കും ആചാര്യ ഉപാസന അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് ഏറ്റവും പ്രധാനമായി വരുന്നത് ആചാര്യൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുക, ഗുരുവിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായൊരു കാര്യം. ഗുരുവിൻ്റെ വാക്ക്, ഗുരുവിൻ്റെ കർമ്മം, ഗുരുവിൻ്റെ ചിന്ത, ഗുരുവിൻ്റെ ഇച്ഛ, ഇതിനോടെല്ലാം തൻ്റെ ചിന്ത, തൻ്റെ വാക്ക്, തൻ്റെ പ്രവൃത്തി, തൻ്റെ ഇച്ഛ, അതിനേകീഭവിപ്പിക്കുക. അതാണ് ഗുരുവിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. അത് ഒരുവന്റെ അന്തരംഗത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ബാഹ്യമായി എന്തെങ്കിലും പണിയെടുത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. ഗുരുവിൻ്റെ ഇച്ഛ ഇനിയും തൻ്റെ ഇച്ഛയും രണ്ടാകാതിരിക്കുക. ഗുരുവിൻ്റെ കർമ്മവും തൻ്റെ കർമ്മവും രണ്ടാകാതിരിക്കുക. ഗുരുവിൻ്റെ വാക്കും തൻ്റെ വാക്കും അത് രണ്ടാകാതിരിക്കുക. എങ്ങനെ? ഗുരുവിൻ്റെ ഇച്ഛ തന്നെയാണ് തൻ്റെ ഇച്ഛ എന്നവൻ ധരിക്കുക. ഗുരുവിൻ്റെ കർമ്മം തന്നെയാണ് തൻ്റെ കർമ്മം എന്ന് ധരിക്കുക. ഗുരുവിൻ്റെ വാക്ക്, ഇച്ഛ, കർമ്മം ഇതെല്ലാം എത്രയോ ശ്രേഷ്ഠമാണ്. അത് എല്ലാം എന്താണ്, ലോകക്ഷേമകരമാണ്, ലോകസംഗ്രാഹകമാണ്. അതൊരിക്കലും ക്ഷുദ്രമായ ജീവന്റെ അഹന്തയിൽ നിന്ന് വരുന്നതല്ല, അത് ഈശ്വരന്റെ ദിവ്യമായ പ്രഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അതെല്ലാം ഈശ്വരന്റെ ഐശ്വര്യങ്ങളാണ്. അപ്പോൾ അതിനോട് ഈ അജ്ഞനായിരിക്കുന്ന, അല്പനായിരിക്കുന്ന ജീവന്റെ ഇച്ഛ, കർമ്മം, ജ്ഞാനം ഇതെല്ലാം ഏകീഭവിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒരു സാധാരണ ഒരുവന് അജ്ഞനായിരിക്കുന്ന ഒരു ജീവന് എങ്ങനെ സാധ്യമാകുമെന്ന് ചിലർ ചിന്തിക്കും, ചോദിക്കും. ഗുരുവിൻ്റെ ഇച്ഛ എന്താണെന്ന് അറിയുക തന്നെ പറയാം. തൻ്റെ ഇച്ഛയെ അതിനോട് ഏകീഭവിക്കുക എന്നുവെച്ചാൽ ഗുരുവിൻ്റെ ഇച്ഛയിൽ നിന്ന് വേറിട്ട് തനിക്കൊരു ഇച്ഛയില്ല. അങ്ങനെ ഗുരു സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഗുരു ശിഷ്യനെ പ്രേരിപ്പിക്കുന്നു, നീ ഇന്നത് ചെയ്യണം, നീ ഇന്ന രീതിയിൽ ചിന്തിക്കണം, നീ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, നീ ഇന്നതെ ആഗ്രഹിക്കാവൂ. ഈ രീതിയിൽ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രേരണ, ശക്തമായ പ്രേരണ വരുന്നു. ആ പ്രേരണയ്ക്കനുസരിച്ച് ശിഷ്യൻ ഗുരു കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. ഇതതിൻ്റെ ആദ്യം, ഇതതിൻ്റെ തുടക്കം മാത്രം. പക്ഷേ ആ മാർഗത്തിൽ ശിഷ്യൻ വിജയിക്കുന്നപ്പോഴാണ് പ്രേരണയില്ലാതെ തന്നെ, ഗുരുവിൻ്റെ ഭാഗത്തു നിന്നും പ്രേരണയില്ലാതെ തന്നെ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? അതിനെ ഉൾക്കൊള്ളുന്നു. ഗുരുവിൻ്റെ ഇച്ഛയെ തൻ്റെ അന്തരംഗത്തിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇച്ഛയെ തൻ്റെ അന്തരംഗത്തിൽ ഗ്രഹിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റെ ഇച്ഛ എന്ന് ഗ്രഹിക്കുന്നു. ഗുരുവിൻ്റെ വാക്ക്, ഗുരു ഒരു കാര്യം പറയുന്നു, എന്നെ 10 തവണ ആവർത്തിക്കുന്നു, 100 തവണ ആവർത്തിച്ചാലും എന്താണെന്ന് അതിൻ്റെ താല്പര്യം മനസ്സിലാകുന്നില്ല. മനസ്സിലായതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ അനുഷ്ഠാനം. പക്ഷേ ശിഷ്യൻ അങ്ങനെയല്ല. ശിഷ്യൻ്റെ പക്വത എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിൻ്റെ ആ വാക്കിനെ തൻ്റെ ഉള്ളിൽ ശ്രവിക്കുക. ഗുരു പറയുന്നത് തൻ്റെ ഉള്ളിൽ ശ്രവിക്കുക, തൻ്റെ വാക്കായി വരിക. ഗുരുവിൻ്റെ കർമ്മങ്ങൾ ഈശ്വരൻ്റെ കർമ്മങ്ങൾ അലവുകയുമാണ്. ഗുരു ഈശ്വരൻ നിന്ന് അന്യനല്ല. അപ്പോൾ ആ കർമ്മങ്ങളെ എങ്ങനെയാണ് ഗുരുവൻ മനസ്സിലാക്കുന്നത്? സാധാരണ അജ്ഞനായ ഒരുവനത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു? ശിഷ്യനിൽ അങ്ങനെ ഒരു പരിണാമം സംഭവിക്കണം. തൻ്റെ കർമ്മങ്ങൾ ഗുരുവിൻ്റെ കർമ്മങ്ങളായി മാറുന്നു, രണ്ടും രണ്ടല്ലാതായിത്തീരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ശ്രേഷ്ഠമായ ഉച്ചതമമായ നില. പക്ഷെ ഇതെങ്ങനെ കൈവരിക്കാൻ പറ്റും? ഒരു അജ്ഞനായിരിക്കുന്ന ഒരുവൻ, ഒരു ശിഷ്യൻ ഒരു ഉന്നതമായ നില എങ്ങനെ കൈവരിക്കാൻ പറ്റും? അപ്പോൾ അത് സാധിക്കും. എങ്ങനെ? പ്രഥമമായി വേണ്ടത് എന്താണ്? സാധാരണ പറഞ്ഞു വരുന്ന ശുഭേച്ഛ. ആ ശുഭേച്ഛ ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെല്ലാം ഉള്ള ഒരു സന്നദ്ധത അവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, തനതിന് തയ്യാറാണ് എന്നൊരു ഭാവം ശിഷ്യൻ്റെ അന്തരംഗത്തിൽ വന്നു കഴിഞ്ഞാൽ, തീർച്ചയായും ഇതെല്ലാം അവനിൽ ക്രമേണ സംഭവിച്ചോളൂ. അപ്പോൾ അവൻ്റെ ഇച്ഛകൾ ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമാകത്തില്ല. ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചായിരിക്കും അവൻ ഇച്ഛിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സന്നദ്ധത എങ്ങനെ വരും? അതൊരുവൻ്റെ ഉള്ളിൽ വരണം. ആ ഒരു സന്നദ്ധത അതവൻ്റെ ആഗ്രഹം കൊണ്ടേ വരത്തുള്ളൂ. ആഗ്രഹം എന്ന് പറയുമ്പോൾ അവൻ്റെ നിരന്തരമായ അർത്ഥനയിലുള്ളു. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിരന്തരമായി അവൻ്റെ ഹൃദയം കൊണ്ടത് അർത്ഥിക്കുമ്പോൾ എന്താണ്? എൻ്റെ ഇച്ഛ, എൻ്റെ ചിന്ത, എൻ്റെ കർമ്മം, എൻ്റെ വാക്ക് സർവവും അത് ഗുരുവിൻ്റെ ഇതിനോട് ചേർന്ന് പോകണം. അതിൽ നിന്നൊന്നും വിരുദ്ധമാകാൻ പാടില്ല. ഗുരു ഇച്ഛിക്കുന്നത് തൻ്റെ ഇച്ഛയായി തൻ്റെ ഉള്ളിൽ പ്രകാശിക്കണം. ഗുരുവിൻ്റെ ചിന്തകൾ തൻ്റെ ചിന്തയായി തൻ്റെ ഉള്ളിൽ വരണം എന്ന് അതിനെയെല്ലാം സ്വാംശീകരിക്കുന്നതിന്, തൻ്റെ തന്നെ ഭാഗമായി തീരുന്നതിനുള്ള ഒരു പ്രാർത്ഥന ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ശരിക്കും അവന് അവൻ്റെ ആചാര്യ ഉപാസന എന്ന് പറയുന്ന അത് അവന് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഗുരുവിനെ ആശ്രയിക്കുന്നവരെല്ലാം ആചാര്യ ഉപാസന അത് ആരംഭിച്ചു കഴിഞ്ഞവരാണ്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അവിടെ പരമാർത്ഥത്തിലുള്ള ഭേദം ഇല്ലാതാകുമ്പോഴാണ്. അതാണ് പറയുന്നത്. എന്താണ് ഗുരു ദൈവശിഷ്യ എന്നെല്ലാം പറയുന്നത്? ആന്തരികമായി പറഞ്ഞല്ലോ, ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ആ ഗുരുത്വം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ഉണ്ടാകുക എന്ന് പറയുന്നതാണ്. ബാഹ്യമായ ആരാധനകളിലോ, ബാഹ്യമായ പ്രകടനങ്ങളിലോ, ബാഹ്യമായ പൂജകളിലോ ഒന്നും കാര്യമായ, അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമൊന്നുമില്ല. ബാഹ്യമായി അടുക്കുന്നവൻ ബാഹ്യമായി അകലുകയും ചെയ്യും. ബാഹ്യമായി അടുക്കുന്നതിനനുസരിച്ച് ബാഹ്യമായി അകലുന്നതിനുള്ള സാഹചര്യങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോ ഗുരു ശിഷ്യനെ തന്റെ അന്തരംഗത്ത് സ്വീകരിക്കുന്നു, ശിഷ്യൻ ഗുരുവിനെ തിരിച്ചു. അപ്പോൾ അത് ശരിക്കും അതെന്താണ്, അതൊരു പാരസ്പര്യമാണ്. ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത് ഒരു പാരസ്പര്യമാണ്. ആ പാരസ്പര്യത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇച്ഛ, ജ്ഞാനം, കർമ്മം, വാക്ക്, സർവവും ഏകീഭവിക്കുക, ഒന്നായി തീരുക എന്നുള്ളതാണ്. അവിടെ രണ്ടെന്നുള്ള ഭാവം ഇല്ലാതായിരിക്കുക. അവിടെയാണ് ഗുരു ഉപാസന. ഗുരുസേവ എന്ന് പറയുന്നത് പൂർത്തിയാകുന്നു. അതും നമ്മൾ ആത്മവിശകലനം ചെയ്ത് താൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും ആത്മവിശകലനത്തിലൂടെ മനസ്സിലാക്കുന്നതാണ്. ആ ഗുരുവിന് കൊടയും പിടിച്ച് ഗുരുവിന്റെ കൂടെ നടന്നു വിചാരിച്ച് ശിഷ്യനാകത്തൊന്നുമില്ല. അതൊന്നും ശിഷ്യത്വമല്ല. അവന്റെ അന്തരംഗത്തിൽ അത് ഒന്നായി തീരുമ്പോൾ മാത്രമേ ശിഷ്യനാകത്തുള്ളൂ. ഗുരുവിന്റെ ഇച്ഛ തന്നെ തന്റെ ഇച്ഛയായി വരണം. അത് ഒരിക്കലും തിരുത്തേണ്ട ആവശ്യം കൂടി വരും. അപ്പോൾ ഗുരുസേവ പൂർത്തിയാകും. അതാണ് ഇവിടെ ആചാര്യ ഉപാസന എന്ന് പറയുന്നത്. ശുശ്രൂഷാദി പ്രയോഗേണ സേവനം. അതിന്റെ ബാഹ്യമായ ഭാഗങ്ങളാണ് നമ്മൾ കർമ്മങ്ങളും മറ്റും ചെയ്യുന്നത്. അടുത്തു പറയുന്ന ശൗചം കായമലാന മൃജലാഭ്യാം പ്രക്ഷാളൻ. അടുത്തു പറയുന്നു ശൗചം എന്ന് പറയുന്നത് എന്താണ്? കായമലാന മൃജലാഭ്യാം പ്രക്ഷാളൻ. ശരീരത്തിലുള്ള അഴുക്കുകളും അതിന് മൃജലങ്ങളെ കൊണ്ട്, മൃത്ത് മണ്ണ്, ജലം, വെള്ളം, ഇതെല്ലാം കൊണ്ട് ശുദ്ധിയാക്കുക. പ്രക്ഷാളനം. ഈ മണ്ണെന്ന് പറയുന്നത് ചിലർക്ക് അതിശയകരമായി തോന്നും. മണ്ണുകൊണ്ട് മണ്ണ് ദേഹത്ത് ജയിച്ചാൽ ശരീരം വൃത്തികേടാകത്തേ ഉള്ളൂ. മണ്ണുകൊണ്ട് ഇത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്ത് സോപ്പും പൗഡറും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ശരീരം ശുദ്ധിയാക്കുന്നതിന് ഇതൊരു 10-15,000 വർഷം മുമ്പ് എഴുതിയതാണ്. അന്ന് മണ്ണുകൊണ്ടായിരുന്നു ശൗചാദി കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. മണ്ണും ജലവും ഉപയോഗിച്ച് അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എഴുതി, ഇങ്ങനെ എഴുതിയിരിക്കുന്നു മണ്ണുകൊണ്ട്. അതുകൊണ്ട് ആൾക്കാർ സോപ്പെല്ലാം ഉപയോഗിച്ചിട്ട് ഇനി ഈ പുറത്ത് കിടക്കുന്ന മണ്ണൊന്നും മാറി ദേഹത്ത് തേക്കില്ല. അങ്ങനെ ചെയ്യുന്നവരിന്നുമുണ്ട്. ഇവിടെയില്ല. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദോഷമില്ല. പക്ഷേ സ്മൃതികളിലെല്ലാം ഇത് തന്നെ പറയുന്നു. മനുസ്മൃതി ഉൾപ്പെടെയുള്ള സ്മൃതികളിലെല്ലാം ശൗചത്തിന് മണ്ണ് ഉപയോഗിക്കാൻ പറയും. അതുകൊണ്ട് ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ ആശ്രമങ്ങളിൽ ആൾക്കാർ, സന്യാസിമാരും മറ്റും, ഈ സന്യാസിമാരും മാത്രമല്ല സാധാരണ മനുഷ്യരും കൂടെ ഈ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇന്നും ഇത് ചെയ്യുന്നത്. അത് പക്ഷെ ഇന്ന് ആശ്രമങ്ങളെല്ലാം പുതിയ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആചാരങ്ങളിൽ പലരും പഴയ കാര്യങ്ങളിൽ നിന്നും വിടാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു, അവിടെയുള്ള ഈ ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം മാസം തോറും അവർ വെട്ടിപ്പൊളിക്കും. കാരണം ഇതെല്ലാം ഈ മണ്ണ് നിറഞ്ഞിട്ട്, അത് നേരിട്ട് കണ്ട കാര്യമാണ്. ആധുനികമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും അവർ ചെയ്യുന്നത് പഴയ മണ്ണ് ഉപയോഗിച്ച് എല്ലാം വൃത്തിയാകും. അപ്പോൾ ഇതെല്ലാം മാസം തോറും വെട്ടിക്കൊളിച്ച് വീണ്ടും വയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങൾ വരരുത്. കാരണം കാലമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് മൃജലാഭ്യാം എന്ന് പറയുന്നത് സോപ്പ് ജലാഭ്യാം എന്ന് നമ്മൾ മാറ്റിക്കോളണം. പ്രക്ഷാളനം കഴുകുക. ഇത് ശരീരത്തിൻ്റെ. ഇനി മനസ്സിന്റെ കാര്യം പറയുന്നു. അന്തസ് മനസ്സ പ്രതിപക്ഷ ഭാവനയ രാഗാദി മലാന അപനയനം ശൗചം. ഇത് യോഗസൂത്രത്തിൽ പറയുന്ന അനുസരിച്ച് വിവക്ഷ ബാധനയെ പ്രതിപക്ഷ ഭാവന എന്ന് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ യോഗത്തിൽ പറയുന്ന സാധനകളും ശങ്കരാചാര്യ യോഗത്തെയും മറ്റും നിഷേധിക്കുന്നുണ്ടെങ്കിലും അവിടെ തന്നെ നിഷേധിക്കുന്നിടത്ത് തന്നെ പറയുന്നുണ്ട് യോഗ സാധനകളെല്ലാം തനിക്ക് സ്വീകാര്യമാണ്. അത് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെയാണ് പതഞ്ജലി മഹർഷിയാണ് ഈ പ്രതിപക്ഷ ഭാവനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രതിപക്ഷ ഭാവനമുണ്ട്, എന്താണ് മൈത്രി, കരുണ തുടങ്ങിയ അതിനെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്. വാസ്തവത്തിൽ അത് മനസ്സിലില്ല. വിദ്വേഷം ആരോടെങ്കിലും തോന്നുമ്പോൾ ഒരാൾക്ക് അത് പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിദ്വേഷം വരാം, ആരുടെ മനസ്സിൽ വരാം, അയാളെ എത്ര ഉയരുന്ന നിലയിലാണെന്ന് കരുതിയാലും അയാളുടെ മനസ്സിൽ വിദ്വേഷം പോലെയുള്ള ത്യാജ്യങ്ങളായ ഭാവനകൾ കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് യോഗസൂത്രകാരൻ പതഞ്ജലി പറയുന്നത്? എന്താണ് അവിടെ പ്രതിപക്ഷ ഭാവന? വിദ്വേഷം നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നുകയാണെങ്കിൽ അത് അയാളുടെ കുറ്റമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തന്റെ പ്രാരബ്ധം മൂലമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയൊന്നും സൃഷ്ടിക്കുന്നതാകട്ടെ, എന്തായാലും ശരി, ആരോടെങ്കിലും മനസ്സിൽ നിങ്ങൾ ഒരു ഉദാഹരണമായി പറയുകയാണ്, വിദ്വേഷം തോന്നുകയാണെങ്കിൽ അതിശയമായി അയാൾക്ക് യോഗിയാകണം, അയാൾ യോഗിയാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അയാളുടെ മനസ്സിൽ വിദ്വേഷം കടന്നു വരികയും ചെയ്യുന്നു, വ്യക്തിയോടോ വസ്തുവിനോടോ വിഷയങ്ങളോടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മൈത്രിയെ ഭാവന ചെയ്യുക. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, അയാൾ പരമാർത്ഥത്തിൽ തന്റെ ശത്രുവല്ല, തന്റെ മിത്രമാണ് എന്ന് തന്റെ ശത്രുവിനെ സംബന്ധിച്ച് ഭാവന ചെയ്യാനാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി അതിനൊന്നും സാധ്യമല്ല, അത്രയും കടുത്ത ശത്രുവാണ്, ഈ ജന്മത്തിൽ തീരുന്ന ശത്രുതയല്ല ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഉദാസീനത അതിങ്ങനെ സ്വീകരിക്കുക, അങ്ങോട്ട് നോക്കാതിരിക്കുക. എന്തായാലും അങ്ങോട്ട് നോക്കി ശത്രുതയെ വളർത്തുന്നതിനും നല്ലത്. ഇനി മൈത്രി ഭാവന കഴിയുന്നില്ല, അയാൾ ഒരു തരത്തിലും ചിലർ പറയുന്നതാണ് ഞാൻ അങ്ങനെ അത്രയും വലിയ ക്ഷമ ശീലിക്കുന്നതിന് ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല എന്ന് ചിലർ പറയും. അത്രയും വലിയ ക്ഷമയൊന്നും എനിക്കില്ല, ഞാൻ ശങ്കരാചാര്യരൊന്നുമല്ല, എനിക്ക് അത്രയും വലിയ ക്ഷമയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എന്താണ് ഉദാസീനതയെങ്കിൽ എന്നാൽ അങ്ങോട്ട് നോക്കാതിരിക്കുക. എന്നുവെച്ചാൽ ശത്രുവിനെ കുറിച്ച് ചിന്തിച്ച് ശത്രുത വളർത്താതെ ശത്രുവിൽ നിന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നിരുന്നു മനസ്സിലൊരു ഉദാസീന ഭാവന അതെങ്കിലും വളർത്തുക എന്ന് പറയുന്നുണ്ട്. അതും പ്രതിപക്ഷ ഭാവനയുടെ ഒരു ഭാഗമാണ്. അപ്പം മനസ്സിന്റെ ശുദ്ധിക്ക് ഒരാൾ യോഗിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതാണോ വിരുദ്ധങ്ങളാണെന്നോ നമുക്ക് ബോധ്യമുള്ളത്, ബോധ്യമുള്ള തനിക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് ഏത് വികാരങ്ങളെക്കുറിച്ചാണോ തനിക്ക് ബോധ്യമുള്ളത്, അത്തരം വികാരങ്ങൾക്ക് വിപരീതമായ അനുകൂലമായ തനിക്ക് അനുകൂലമായിരിക്കുന്ന ഭാവനകൾ തൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്ന, തൻ്റെ മനസ്സിന് ഇത്തരം ഈ ത്യാജ്യങ്ങളായ വിപരീതങ്ങളായ ഈ ഭാവനകൾ അവിടെ വളരാത്ത, അങ്ങനെ വളരാൻ അനുവദിക്കാത്ത ശുദ്ധമായ നല്ല ഭാവനകളെ മനസ്സിൽ ബോധപൂർവം തന്നെ കൊണ്ടുവരിക. മൈത്രി, കാരുണ്യം തുടങ്ങിയ ഭാവനകളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക. അതാണ് ശൗചം എന്ന് പറയുന്നത്. രാഗാതിമലാന അപനയനം, രാഗാതിമലങ്ങളെ ഇല്ലാതാക്കുക, അതാണ് ശൗചം. സ്ഥൈര്യം എന്നത് പറയുന്നു. ഇതും സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് സ്ഥൈര്യം. എല്ലാവരും പറയാറുണ്ട് എന്താണ്, മനസ്സ് ഒരുപോലെ നിൽക്കുന്നില്ല. മനസ്സ് നമ്മളതിന് സാധാരണ പറയുന്നത് എന്താണ്, മൂഡ്. ഇന്ന് ഒരു മൂഡാണ്, നാളെ വേറെ മൂഡാണ്. അപ്പോൾ പറയുന്ന എന്താണ്, സ്ഥിരഭാവോ. ഇവിടെ ഒരു സ്ഥിര മൂഡായിരിക്കണം മനസ്സിന്. മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മോക്ഷമാർഗേവൃത അധ്യവസായത്വം, എന്താണ് അധ്യവസായത്തോടുകൂടി, നിശ്ചയത്തോടുകൂടി, ദൃഢമായ നിശ്ചയത്തോടുകൂടി മോക്ഷമാർഗത്തിൽ ഉള്ള സാധനകൾ സ്ഥിരമായിരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ സാധാരണഗതിയിൽ അത് വളരെ പ്രയാസമാണ്. ഇപ്പോൾ ജീവിതത്തിൽ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക സാധനങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ് നിഷ്ഠ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്ഠയുണ്ടായിരിക്കുക. നിഷ്ഠയെന്ന് പറഞ്ഞാൽ ഈ സ്ഥിരത തന്നെ എല്ലാത്തിലും, എന്താണോ ജപത്തിലോ തപത്തിലോ മാത്രമല്ല, അയാൾ ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും ഉടുപ്പിലും നടപ്പിലും എല്ലാത്തിലും ആ ഒരു കൃത്യത നിഷ്ഠ അയാൾക്ക് കൂടിയേ തീരൂ. ചെല്ല് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഏകദേശം അവധൂതന്മാരുടെ നിലയിലാണ്, അപ്പോൾ എന്തും എങ്ങനെയാകാം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഒരു കാര്യത്തിനും കൃത്യനിഷ്ഠ ഒന്നും വേണമെന്നില്ല. കാരണം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞു ഒരു കാര്യത്തിൽ മുറുകെ പിടിക്കുമ്പോൾ തന്നെ അത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു കൃത്യനിഷ്ഠയില്ലാതെ എല്ലാം വരുന്നത് പോലെ എല്ലാത്തിനോടും ഒരു ഉദാസീന ഭാവം, അങ്ങനെ ഒരു ഉദാസീന ഭാവത്തിൽ പോകുന്നതാണ് കൂടുതൽ സരളമായ ലളിതമായ ഒരു സാധന മാർഗം എന്ന് കരുതി. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, അത് പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ എന്നുവെച്ചാൽ പ്രാചീനന്മാരായ ആചാര്യന്മാർ അതല്ല പറയുന്നത്. അവർ പറയുന്ന എന്താണ്, അങ്ങനെ ഒരു ഉദാസീനത, ഒരു അലംഭാവം, അലസത, അതെല്ലാം മറിച്ച് സ്ഥൈര്യമാണ് വേണ്ടത് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരാൾ ഉറങ്ങുന്നതിന് അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം, ഉണരുന്നതിന് കൃത്യത ഉണ്ടായിരിക്കണം. 5 മണിക്ക് ഉണരണം എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ ഉണർന്നിരിക്കണം. അത് ഒരു കൃത്യമായി തന്നെ അത് വേണം. ഇന്ന് 5 മണിക്ക്, നാളെ 6 മണിക്ക്, പിന്നെ അടുത്ത ദിവസം ഉണരാതിരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ നിഷ്ഠ എന്ന് പറയുന്നത്. സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ പലരും നന്നായിരിക്കുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ സമൂഹത്തെ വിട്ടുകഴിഞ്ഞാൽ ഓരോരുത്തരുടെയും തനി ഗുണം എന്താണെന്നുള്ളത് അപ്പോൾ വെളിപ്പെടും. കാരണം അത്രയും ജന്മജന്മാന്തരങ്ങളുടെ വാസനകൾ, സംസ്കാരം ഒരുവന്റെ അന്തഃകരണത്തിൽ ദൃഢമായി രൂഢമൂലമായിരിക്കുമ്പോൾ അതിനെല്ലാം അവഗണിച്ചിട്ടൊരാൾക്ക് സ്ഥിരതയോടുകൂടി ഒരു മോക്ഷമാർഗത്തിൽ, സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് സുഖകരമല്ല. എന്നാലും ഇവിടെ ആചാര്യന്മാർ പറയുന്നത് എന്താണ്, നിഷ്ഠം സ്ഥിരഭാഗം മോക്ഷമാർഗത്തിൽ അത് വേണം. എണീക്കണം എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെ ശരി. ഒരാൾ മനസ്സിലാക്കുന്നു നിഷ്ഠ വേണം എന്ന് വിചാരിച്ച് പറയുന്നു ശരി, ഇന്ന് മുതൽ ഞാൻ കൃത്യം 5 മണിക്ക് തന്നെ എണീക്കും എന്ന് അയാൾ ദൃഢത നിശ്ചയം ചെയ്തു തന്നിരിക്കട്ടെ. രാവിലെ എണീക്കുന്ന സമയത്ത് അലാറം വെച്ച് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്താണ് വിചാരിക്കുന്നത്, എന്തായാലും ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടി ക്ഷീണമുണ്ട്, ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഇതിങ്ങനെ ആവർത്തിച്ച് മാറ്റി മറിച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപായത്തെ മനസ്സിൽ കണ്ടുപിടിച്ച് തന്റെ നിഷ്ഠയിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കും. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഈ നിഷ്ഠ ജീവിതത്തിനില്ലാത്തവനോ ഒരിക്കലും ആധ്യാത്മിക മാർഗത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകത്തില്ല, അക്കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നലെയും ഇന്നും നാളെയും തമ്മിൽ ബാഹ്യമായ നിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. ആധ്യാത്മികമായ സാധനങ്ങളിൽ പുരോഗതി ഉണ്ടാകാം, ആ തരത്തിൽ മാറ്റങ്ങളുണ്ടാകാം. പക്ഷേ ഇപ്പൊ ചെറു ചോദിക്കാറുണ്ട്, എന്താണ് എന്നും ഒരുപോലെയാണെങ്കിൽ അതിനെന്താ പുതുമ, അതിനെന്താ മാറ്റം, എന്താ പുരോഗതി? നിഷ്ഠ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരുപോലെ അല്ല, ആ സാധനങ്ങളുടെ ഫലത്തിലാണ് പുരോഗതി. അപ്പം നിഷ്ഠ ദൃഢമാകുന്ന ഒരാളിന് മാത്രമേ സാധനയുടെ ഫലത്തിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ നാളെയും അത് ആ സമയത്ത് അതുപോലെ തന്നെ ചൊല്ലണം, അടുത്ത ദിവസവും അത് അതുപോലെ തന്നെ വേണം. ആ കൃത്യത എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് ഇത് എന്താണ് ഈ ആധ്യാത്മിക ജീവിതം ഇതൊരു സ്ഥിരം പരിപാടിയായി എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമായില്ലെങ്കിൽ ഇതൊക്കെ പാർട്ട് ടൈമായിട്ടൊക്കെ ചെയ്യുന്നവരുടെ കാര്യം എന്തായിരിക്കും, അവരുടെ കാര്യം പറയാനില്ല. അപ്പോൾ ഇത് ഒരു സ്ഥിരം തൊഴിലായി എടുത്തിരിക്കുന്നവരാണ്, വേറെ തൊഴിലൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു നിഷ്ഠ കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ സ്ഥൈര്യം, ഈ സ്ഥിരഭാവം, ഇന്നലെ ചെയ്തതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ, അതങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഫലത്തിലാണ് മാറ്റം വരേണ്ടത്, നിഷ്ഠയുടെ നിഷ്ഠ അങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ആ ഫലത്തിൽ പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ അധപ്പതിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന കൃത അധ്യവസായത്വം, ദൃഢമായ നിശ്ചയം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. എൻ്റെ നിഷ്ഠകൾക്ക് യാതൊരു മാറ്റവും വരത്തില്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു തന്നെ തീരും എന്ന് ജപ സ്വാധ്യായാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഒരാൾക്ക് അധ്യവസായ നിശ്ചയം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. സ്ഥൈര്യം സ്ഥിരഭാവു മോക്ഷമാർഗേ ഏവകൃത അധ്യവസായത്വം, ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം അതിന് പല മൂടുകൾ വരാൻ പാടില്ല എന്നർത്ഥം. അടുത്തു പറയുന്നു, ആത്മവിനിഗ്രഹ ആത്മനോ അപകാരകസ്യ ആത്മശബ്ദവാച്യസ്യ കാര്യകരണസംഘാതസ്യ വിനിഗ്രഹ. ഇവിടെ ആത്മവിനിഗ്രഹം, ആത്മാവിനെ വിശേഷിച്ച് നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ എന്താ നിഗ്രഹിക്കാനുള്ളത്? കാരണം ആത്മാവ് സ്വതേപൂർണമാണ്, ശുദ്ധമാണ്, അതിനെ ആർക്കും പ്രത്യേകിച്ച് നിഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആത്മശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഭാഷകാരം പറയുന്നു, ആത്മനോ അപകാരകസ്യ ആത്മശബ്ദവാച്യസ്യ. തനിക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ ആത്മശബ്ദം കൊണ്ട് അവയെ എടുക്കേണ്ടത് എന്താണ്? കാര്യകരണ സംഘാതസ്യ. ഇവിടെ ആത്മശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? കാര്യകരണ സംഘാതം, കാര്യം ശരീരം, അതിനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ, കരണം മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായവ, ഇതിന്റെ എല്ലാം വിനിഗ്രഹ, ഇതിനെല്ലാം നിഗ്രഹിക്കുക. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ സ്തംഭിപ്പിക്കുകയാണ്. എങ്ങനെ ഇതിനെയൊക്കെ നിഗ്രഹിക്കുന്നത്? അത് പ്രായോഗികമായിട്ട് എങ്ങനെ അനുഷ്ഠിക്കാം? അതടുത്ത് പറയുന്നു, സ്വഭാവേന സർവത പ്രവൃത്തസ്യ സന്മാർഗേവ നിരോധ ആത്മവിനിഗ്രഹ. ഈ കാര്യങ്ങളുടെ സംഘാതത്വ മനസ്സ് ശരീരം ഇതിനെയെല്ലാം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെയെല്ലാം സ്തംഭിപ്പിക്കാനോ പിടിച്ചു നിർത്താനോ കെട്ടിയിടാനോ ഒന്നും ആർക്കും കഴിയത്തില്ല. അങ്ങനെയൊക്കെ പലരും അവകാശപ്പെടുന്നില്ല, എന്റെ നിയന്ത്രണത്തിലാണ്, അതൊക്കെ വെറും പൊള്ളയായ അവകാശവാദങ്ങളാണ്, അതൊന്നും മനുഷ്യന് സാധ്യമായ കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം എന്ത് ചെയ്യും? ഇതെല്ലാം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇതെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ചലമാണ് ഇതിന്റെ സ്വഭാവം, ഇത് ചഞ്ചലമാണ്. പിന്നെ ഇതിന്റെ വിനിഗ്രഹം എന്നുള്ള കൊണ്ട് പരമാവധി സാധിക്കാമെന്നുള്ള എന്താണ്? സ്വഭാവിനെ സർവതഃ പ്രവർത്തിച്ച്, ഇത് സർവ മാർഗത്തിലേക്കും സർവ വഴികളിലേക്കും സർവ വിഷയങ്ങളിലേക്കും സഹജമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്വഭാവമാണ്. ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. മനസ്സിന്റെ സ്വഭാവം എന്താണ്? ചലിക്കുക എന്നുള്ളതാണ്. ആ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റാൻ കഴിഞ്ഞാലും നമുക്ക് അഗ്നിയുടെ ഉഷ്ണത്തെ മാറ്റാൻ കഴിയും, വായുവിന്റെ ഗതിയെ ഇല്ലാതാക്കാൻ പറ്റും, ജലത്തിന്റെ ശീതളതയെ ഇല്ലാതാക്കാൻ പറ്റും. ഇതൊന്നും മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ല. ഇതിന്റെ എല്ലാം പ്രാഗ്രൂപങ്ങളാണ്, പൂർവ്വരൂപങ്ങളാണ് ഈ പറയുന്ന മനസ്സും മറ്റും. സ്ഥൂലമായി കാണുന്ന ജലം, സ്ഥൂലമായി കാണുന്ന അഗ്നി, സ്ഥൂലമായി കാണുന്ന പൃഥ്വി തുടങ്ങിയ തത്വങ്ങളുടെ സൂക്ഷ്മരൂപമാണത്. അപ്പോൾ ഈ സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയാത്തതുപോലെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സ്, കാരണങ്ങൾ, ഇതിന്റെ ഒന്നും സ്വഭാവത്തെ നമുക്ക് മാറ്റാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. പിന്നെ ചെയ്യാവുന്ന എന്താണ്? പറയുന്നു, സ്വഭാവേന സർവത പ്രവർത്തസ്യ. ഇതെല്ലാം അതിന്റെ സ്വഭാവം അനുസരിച്ച് ഓരോന്നും അതാതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ സന്മാർഗ ഏവ നിരോധം, കേവലം സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടുക മാത്രം, ഇതിന്റെ ഗതിയെ ഒന്ന് മാറ്റിവിടുക മാത്രമേ ഉള്ളൂ. അതിനപ്പുറം മനസ്സിന്റെ നിയന്ത്രണം എന്നെല്ലാം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദുർമാർഗത്തിലേക്ക് പോകുന്നതിനെ സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടുക, അത്രയേ ഉള്ളൂ. അതാണ് ജലത്തെ എന്താണ്? ജലം ഒഴുകുന്നു. നമ്മൾ ഒഴുക്കിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, കാരണം അതിന്റെ സ്വഭാവമാണ്. അത് ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ചാലും അത് ചലിച്ചുകൊണ്ടിരിക്കും. അതിനെ നിശ്ചലമാക്കാൻ പറ്റത്തില്ല. ജലമായിരിക്കുന്നിടത്തോളം കാലം നിശ്ചലമാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ തിരിച്ചുവിടാം. അതുപോലെ ചഞ്ചല സ്വഭാവമായിരിക്കുന്ന ഈ മനസ്സ്, സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുക. അതെയോ, അതാണ് നിരോധം എന്ന് പറയുന്നത്. സന്മാർഗ ഏവ നിരോധം, ഏവകാരം പ്രത്യേകിച്ചും പറയുന്നത് എന്താണ്? അതല്ലാതെ മനസ്സിനെ നിരോധിക്കുക എന്ന് പറഞ്ഞ് മനസ്സിനെ സ്തംഭിപ്പിച്ച് കളയാന്ന് ഒന്നും ആരും കരുതേണ്ട കാര്യമില്ല. എന്നെ മനസ്സിനെ സ്തംഭിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഉറങ്ങുക എന്നാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ അതവിടെ സ്തംഭിച്ചു കിടക്കും കുറച്ച് സമയത്തേക്ക്. പക്ഷേ സ്ഥായിയായ ഒരു സ്തംഭനമല്ല, അതൊരു സ്പ്രിങ്ങിനെ അമർത്തി വയ്ക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പോലെ ഉറങ്ങാൻ പറ്റാത്തത്, കാരണം അറിയാതെ തന്നെ ഉണർന്നു പോകും. അതുകൊണ്ട് ആ സ്തംഭനവും പൂർണ്ണമല്ല. ചില യോഗികളും മറ്റും ചെയ്യുന്നതോ, ചിലരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, യോഗികളും മറ്റും മനസ്സിനെ നിരോധിക്കുന്നുണ്ടല്ലോ, മനസ്സിനെ നിരോധിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ യോഗി മനസ്സിനെ നിരോധിച്ചാലും അതും യോഗി എങ്ങനെ മനസ്സിനെ നിരോധിക്കുന്നു? മനസ്സിനെ യോഗി മനസ്സിനെ നിരോധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? നാനാ വിഷയങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ യോഗി ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ചലിപ്പിക്കുന്നു. അതാണ് ചിത്ത വൃത്തി നിരോധം എന്ന് പറയുന്നത്. മനസ്സിനെ പല വിഷയങ്ങളിൽ നിന്നും ഒരു വിഷയത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുന്നതാണ് ചിത്തവൃത്തി നിരോധം എന്ന് പതഞ്ജലി പറയുന്നു, യോഗശാസ്ത്രത്തിൽ പറയുന്നു. അവിടെ എന്താണ്? സന്മാർഗത്തിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുക ചെയ്യും. യോഗിയും മനസ്സിനെ എന്താണ് ചെയ്യുന്നത്? നിരോധിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുക, അത് ഒരു വിഷയത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സന്മാർഗത്തിൽ അയാൾക്ക് നന്മ ചെയ്യും എന്ന് കരുതുന്ന ഒരു വിഷയത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക എന്നല്ലാതെ അതിന് മനസ്സിനെ സ്തംഭിപ്പിക്കുക എന്നോ മനസ്സിനെ ഇല്ലാതാക്കി കളയുക എന്നോ ഒന്നും അതിന് അർത്ഥമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ മനസ്സൊരിക്കലും നശിക്കാതിരിക്കുകയോ ഉത്പന്നമായതെല്ലാം നശിക്കും. മനസ്സും സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അതും നശിക്കും, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഒരു സാധകൻ എന്നുള്ള നിലയ്ക്ക് താൻ മനസ്സിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് മനസ്സിനെ പിടിച്ചടക്കിക്കളയും, മനസ്സിനെ നിയന്ത്രിച്ചു കളയും എന്നുള്ള ആ വൃഥാവ്യായാമം, അതിന് ഒരുമ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ഒരുവന് ചെയ്യാമെന്നുള്ള ഇതാണ് സന്മാർഗത്തിൽ മനസ്സിന്. അതാണ് ഈ സദാസമയവും തനിക്ക് തന്റെ പിടിയിൽപ്പെടാതെ തന്നിൽ നിന്നും കുതറി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ, ഈ മനസ്സിനോട് മലപ്പെടുത്തം തരത്തെ ഒരുവന്റെ ആയുസ് പാഴാക്കുന്നതിൽ ഒരർത്ഥമില്ല. മനസ്സങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ എന്താണ്? ആ മനസ്സിന് സൽപ്രവർത്തികളിൽ ഏർപ്പെടുത്തുക, നല്ല കാര്യങ്ങൾ മനസ്സിനെ പ്രവർത്തിപ്പിക്കുക എന്ന് അതിനുള്ള വഴികളെല്ലാം ഗുരുക്കന്മാർ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ പലരും ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ഊഹയ്ക്കകത്ത് കയറിയിരുന്നു മനസ്സിനെ അങ്ങോട്ട് അടക്കിയിട്ട് പെട്ടെന്ന് സമാധി പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിച്ചുകൂട, ഗുരു എന്തുകൊണ്ട് അതിനുള്ള വഴി കാണിച്ചു തരുന്നില്ല? ഗുരു എന്നെ എന്തുകൊണ്ട് മറ്റു മാർഗങ്ങളിലേക്കൊക്കെ എന്നെ പ്രേരിപ്പിക്കുന്നു, തിരിച്ചുവിടുന്നു? സന്മാർഗത്തിലാണ് ഗുരു തിരിച്ചുവിടുന്നത്, ദുർമാർഗത്തിൽ തിരിച്ചുവിടുന്നത് ഗുരുവൻ. അപ്പൊ സന്മാർഗത്തിൽ എന്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു? കാരണം അവൻ ആ വഴിക്ക് മാത്രമേ അവന്റെ മനസ്സിന് കുറേയെങ്കിലും മെരുക്കം അതുണ്ടാകത്തുള്ളൂ, മനസ്സിന് കുറേയെങ്കിലും ഒരടക്കം ആ വഴിയിൽ പോയാലേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അവിടെയും ചിലർ ചോദിക്കും, ഞാൻ സന്മാർഗത്തിലാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സിന് സന്മാർഗത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്, പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് നന്നാകുന്നില്ല, അത് ദുർമാർഗത്തിലേക്കും പോകുന്നുണ്ട് എന്ന് ചിലർ പറയും. സന്മാർഗത്തിലത് പോകുന്നുണ്ട്, പക്ഷേ അതേസമയം തന്നെ ദുർമാർഗത്തിലേക്കും പോകുന്നുണ്ട്. അതവൻ്റെ വാസനാ ബലമാണ്. അവന്റെ ദുർമാർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണോ, സന്മാർഗത്തിൽ എത്ര പ്രവർത്തിച്ചാലും മനസ്സ് ദുർമാർഗത്തിലേക്ക് ബലാത്കാരമായി പോകുന്നു, ഒരു തരത്തിൽ സന്മാർഗത്തിൽ മാത്രമായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായും വേണ്ട ഒരു കാര്യം, അവൻ പ്രവർത്തിക്കുന്ന ആ മാർഗം, ആ മാർഗത്തിൽ അവൻ്റെ മനസ്സ് തൃപ്തമാകുന്നില്ല. അപ്പോൾ അവൻ്റെ മനസ്സ് തൃപ്തമാകുന്ന സന്മാർഗങ്ങളിലേക്ക് അവൻ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് അവൻ്റെ മനസ്സിന് സന്തോഷം വരുന്ന സന്മാർഗത്തിലേക്ക് അവൻ്റെ മനസ്സിനെ തിരിച്ചുവിടുക. അതെല്ലാം ആത്മവിശകലനത്തിലൂടെ, ആത്മപരിശോധനയിലൂടെ ഒരാൾ കണ്ടെത്തി പരിഹരിക്കേണ്ട മാർഗങ്ങളാണ്. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ ആത്മവിനിഗ്രഹത്തിന് ഭാഷകാരൻ ഇത്രയേ അർത്ഥം പറയുന്നുള്ളൂ. എന്താണ്? സന്മാർഗത്തിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുക, അതിൽ കവിഞ്ഞ് അതിന് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അമാനിത്വം, അദംബിത്വം, അഹിംസാക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാര ഏവ ച, ജന്മ മൃത്യു ജരാവ്യാധി, ദോഷാനുദർശനം കിഞ്ച ഇന്ദ്രിയാർത്ഥേഷു ശബ്ദാർത്ഥേഷു ദൃഷ്ടാദൃഷ്ടേഷു വിഷയഭോഗേഷു വിരാഗഭാവോ വൈരാഗ്യം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം പറയുന്നു. ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങൾ, ഇന്ദ്രിയാർത്ഥം എന്ന് വെച്ചാൽ വിഷയം, ഇന്ദ്രിയാർത്ഥങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ. എന്താണ് ഇന്ദ്രിയ വിഷയങ്ങളായി വരുന്നത്? അത് പൊതുവെ സാധാരണ പറയുന്ന എന്താണ്? ശബ്ദാദികൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു. ഇന്നതിന്നതെന്ന് ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയേണ്ട കാര്യമില്ല. കാരണം ഓരോ ഇന്ദ്രിയങ്ങളും പ്രധാനമായും സഞ്ചരിക്കുന്നത് ഈ ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് പൊതുവെ പറയുന്ന എന്താണ്? ശബ്ദാദി വിഷയങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ വിഷയങ്ങൾ ഇതെന്താണ്? ദുഷ്ടവും അദുഷ്ടവുമുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന, നമ്മൾ സുഖത്തെ നമുക്ക് നൽകുന്നതായി കരുതുന്ന വിഷയങ്ങളുണ്ട്. അതുകൂടാതെ അദൃഷ്ടമായ നമ്മൾ സ്വപ്നം കാണുന്ന, മനോരഥത്തിൽ കാണുന്ന വിഷയങ്ങളുണ്ട്. സ്വർഗമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വർഗസമാനമായ സുഖങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്. അതിനാണ് അദൃഷ്ട വിഷയങ്ങളെന്ന് പറയുന്നത്. വിഷയഭോഗേഷു വിഷയ അനുഭവങ്ങളാണത്, ഭോഗം എന്ന് വെച്ചാൽ അനുഭവം. ഇത്തരം വിഷയാനുഭവങ്ങൾ നടക്കും. ഈ വിഷയാനുഭവങ്ങൾ ചിലത് പ്രത്യക്ഷമായി മുമ്പിൽ തന്നെ കാണുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിനെ ആകർഷിച്ച് മനസ്സ് നമ്മൾ പഠിപ്പിക്കുന്നു. എന്താണോ ഈ വിഷയത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത് പരമമായ ആനന്ദത്തെ നൽകുമെന്ന് മനസ്സ് പഠിപ്പിക്കുന്നു. അത് മനസ്സിനെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് ആ വിഷയത്തെ ഗ്രഹിച്ച്, ശബ്ദസ്പർശാദി വിഷയത്തെ ഗ്രഹിച്ച് അത് സുഖം ആണെന്നുള്ള ബോധത്തെ ഒരുവനുണ്ടാക്കുന്നു. ചിലവ് മനസ്സെന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായം കൂടാതെ തന്നെ മനോരഥത്തിൽ, സങ്കല്പത്തിൽ അത് വിഷയങ്ങളെ, സ്വപ്നം കണ്ട് ആ വിഷയങ്ങളെ അനുഭവിക്കാൻ മനസ്സ് ആഗ്രഹിക്കും. അപ്പോ അതിനാണ് രാഗം എന്ന് പറയുന്നത്. വിരാഗം എന്ന് പറഞ്ഞാൽ എന്താണോ രാഗം, രാഗം എന്ന് പറഞ്ഞാൽ ഇച്ഛ, ദൃഢമായ ഇച്ഛയാണ് രാഗം എന്ന് പറയുന്നത്. വിരാഗം എന്ന് പറഞ്ഞാൽ ഇച്ഛ ഇല്ലാതിരിക്കുക, അങ്ങനെ ഇല്ലാത്ത മനസ്സിന്റെ ഒരവസ്ഥയാണ് വൈരാഗ്യം എന്ന് വെച്ചാൽ വിരാഗത്തിന്റെ അവസ്ഥ. വിരാഗത്തിന്റെ ഭാവം, വിരാഗത്തിന്റെ അവസ്ഥ, അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിരാഗം എന്ന സ്വഭാവം, വിരാഗം, ദൃഢമായ ഇച്ഛ, അതില്ലാതിരിക്കുക, വിരാഗം. ആ വിരാഗത്തിൻ്റെതായ ഒരു ഭാവം മനസ്സിൽ വരിക, അതാണ് വൈരാഗ്യം. അത് ഇന്ദ്രിയ വിഷയങ്ങളിൽ അത്തരമൊരു രാഗമില്ലാതിരിക്കുക. അപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങൾ. നേരത്തെ പറഞ്ഞിരുന്ന സന്മാർഗം, ആ സന്മാർഗം, അതിൽ രാഗം ഉണ്ടാകണം എന്നല്ലേ, അതിൽ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് പ്രവൃത്തി കാരണമായിരിക്കുന്ന രാഗമാണ്. അതുകൊണ്ട് സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള രാഗം മനസ്സിലാകാം. ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്ന അതിനെയല്ല, പക്ഷേ ശബ്ദാദി വിഷയങ്ങൾ, തനിക്ക് പ്രതികൂലമായി വരുന്ന വിഷയങ്ങൾ. തനിക്കെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആധ്യാത്മിക സാധകന്, ആധ്യാത്മിക സാധനയ്ക്ക് അതിലെവിടെയാണോ നിൽക്കുന്നത്, അയാളുടെ നിൽക്കുന്ന നിലയനുസരിച്ച് അയാളുടെ ആധ്യാത്മിക സാധനയ്ക്ക് പ്രതികൂലമായി വരുന്നവ എന്നർത്ഥം. ചില ജ്യോതിയും വിഷയാനുഭവങ്ങളും ഇരുന്നോട്ടെ, ആധ്യാത്മിക സാധനങ്ങളും ഇരുന്നോട്ടെ, രണ്ടും കൂടെ ആകുമ്പോൾ വളരെ ക്ഷേമമായിരിക്കുമല്ലോ, രണ്ടുമുണ്ട്. അപ്പൊ അങ്ങനെ പോയാലെന്താ? അത് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നു, ജപതപാദികൾ ചെയ്യുന്നു, അയാൾ വിഷയാനുഭവങ്ങളിലും സൗകര്യം കിട്ടുന്നത് പോലെയൊക്കെ മുഴുകുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടും നഷ്ടപ്പെടുന്നില്ലല്ലോ, യോഗമുണ്ട്, ഭോഗമുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാലെന്തോ. ചില വീരന്മാർ അങ്ങനെയും ചിന്തിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് പോയാലെന്തോ. അത് പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ മനസ്സടങ്ങത്തില്ല. കാരണം ഈ വിഷയ ഉപഭോഗങ്ങളെ ത്യജിക്കണം ത്യജിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? കാരണം മനസ്സിനെ എപ്പോഴും അത് മനസ്സിൽ വിഷയ ചിന്ത, വിഷയ അനുഭവം വേണ്ട, വിഷയസ്മരണം, വിഷയചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ ഏകാഗ്രമായ നിരുദ്ധമായ ഭാവങ്ങളെല്ലാം ഭഞ്ജിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് അതിൽ വിക്ഷേപത്തെ ഉണ്ടാകുന്നതാണ്. അതിൽ സദാ പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സിന് ഒരാൾ ആധ്യാത്മിക സാധനകളിൽ തന്നെ പോകാൻ ആഗ്രഹിക്കുകയും അയാളുടെ വാസനാബലം കൊണ്ട് അയാളുടെ മനസ്സ് വിഷയാനുഭവത്തിലേക്കൊന്ന് കണ്ണുവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് സദാ വിക്ഷുബ്ധമായിരിക്കും. മനസ്സിൻ്റെ സ്വീകാര്യമായ ഗ്രാഹ്യങ്ങളായിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഏകാഗ്രവും നിരുദ്ധവും. നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഏകാഗ്രം നിരുദ്ധവും എന്ന് പറയുന്ന ഈ രണ്ട് ഭാവങ്ങളെയും വിട്ടിട്ട് മനസ്സ് ക്ഷിപ്തമായ അവസ്ഥയിൽ, ക്ഷിപ്തം വിക്ഷിപ്തം തുടങ്ങിയ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അയാളുടെ ആത്മീയ ജീവിതത്തിന്റെ പതനമാണ്, അധപതനം. അപ്പം മനസ്സിന് ഈ രണ്ട് ഭാവങ്ങളിലേക്ക് പോകാൻ, ആ ഭാവങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്കത് അധപതനമാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, അവിടെ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഏകാഗ്ര നിരുദ്ധ ഭാവങ്ങളാണ് ആണെങ്കിൽ നിങ്ങൾ വിഷയങ്ങളെ പാടേ തിരിക്കുക. പൂർണ്ണമായും അതിന് അതിനോട് ഏതൊരു തരത്തിലുള്ള സന്ധിക്കും തയ്യാറാകാതിരിക്കുക. പലരും അങ്ങനെ ഒരു സന്ധി ആഗ്രഹിക്കുന്നവരാണ്. രണ്ടും വേണം. കാരണം ആധ്യാത്മികമായ സാധനങ്ങളെല്ലാം ചെയ്ത് നിരതിശയമായ ആനന്ദത്തെ പ്രാപിക്കാവുന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഗുരു പറയുന്നു. പക്ഷേ ഇതിനൊന്നും യാതൊരു ഉറപ്പും ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് തൽക്കാലം കിട്ടുന്ന ആനന്ദങ്ങളെ കൂടെ അനുഭവിച്ച് പോകാം. പിന്നീട് വരുമ്പോൾ ആനന്ദത്തെ നമുക്ക് സ്വീകരിച്ചോളാം. ഇങ്ങനെ ഒരു മനോഭാവത്തിൽ പോകുന്ന മുമുക്ഷുക്കളുമുണ്ട്. പക്ഷേ അത് ശരിയാകത്തില്ല, രണ്ടും കൂടി പറ്റത്തില്ല. ആധ്യാത്മിക സാധനങ്ങളിൽ അതാണ് പറയുന്നത്, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ശാസ്ത്രമാകുന്ന ഗുരുവാക്യത്തിലുള്ള ദൃഢമായ ശ്രദ്ധ, ആ ശ്രദ്ധയെ അവലപിച്ചുകൊണ്ട്, ആ ശ്രദ്ധയെ ദൃഢമായി അതിന് മുറുകെ പിടിച്ചുകൊണ്ടൊരാൾ ബാഹ്യമായ ഈ വിഷയസുഖങ്ങളെ ത്യജിക്കുക തന്നെ വേണം. ത്യജിച്ച് തന്നെ മുന്നോട്ട് പോകണം. അയാൾ ഒരു പൂർണ്ണമായും അയാളുടെ ജീവിതം ആധ്യാത്മിക സാധനയ്ക്ക് സമർപ്പിതമാണെങ്കിൽ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ്. ഇനി ഒരാൾക്ക് അതിന് കഴിയുന്നില്ല, അയാൾക്ക് അങ്ങനെ തൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി എന്താണ് വരാൻ പോകുന്ന നിരതിശയമായ ആനന്ദത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ അതിനായി സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അയാൾക്ക് വിഷയ ഉപഭോഗങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, വിഷയങ്ങളെ അയാൾ അനുഭവിച്ചോളുക, വിഷയങ്ങളെ അനുഭവിച്ച് പോവുക. പക്ഷേ അതല്ല മറിച്ച് അയാളുടെ ഉള്ളിൽ അതിൽ അത്യധികമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രം, അത്യധികമായ ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, ആധ്യാത്മിക സാധനകളുടെ ഫലത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഒരു പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോഴാവും. അല്ലെങ്കിൽ അയാൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അയാൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല ഒടുവിൽ അത് വലിയ നിരാശയ്ക്കും കാരണമായി തീരും. അപ്പോൾ പൂർണ്ണമായ ശ്രദ്ധയുള്ള ഒരുവന് മാത്രം ആണ് ഈ മാർഗം പറഞ്ഞിട്ടുള്ളത്, പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിതം. അവരെന്ത് ചെയ്യണം? ഈ വിഷയങ്ങളിൽ വൈരാഗ്യം വിരാഗഭാവം ഉണ്ടാകും. അപ്പോൾ അവിടെ പലരും ചോദിക്കും, എങ്ങനെ ഈ വിരാഗഭാവം ഉണ്ടാകും? സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല, ഉള്ളിലിരിക്കുന്ന സംസ്കാരവും അനുവദിക്കുന്നില്ല, രണ്ടും അനുവദിക്കുന്നില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, ഒരു സ്വാമിയായാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ പ്രകൃതി ഞാൻ അനുവദിക്കുന്നില്ല, ചുറ്റുപാടുകൾ അനുവദിക്കുന്നില്ല. ചുറ്റുപാടുകൾ എങ്ങനെ അനുവദിക്കുന്ന? ചുറ്റുപാടുകൾ പ്രലോഭിപ്പിക്കുന്നു, അപ്പോൾ അത് അനുവദിക്കുന്നില്ല. പിന്നെ തൻ്റെ പ്രകൃതി, തൻ്റെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല. എന്താണ് ബലമായി ഇതൊന്നും വേണ്ടെന്ന് വെച്ചാലും വീണ്ടും ആഗ്രഹങ്ങൾ മനസ്സിൽ കടന്നു വരുന്നു. അപ്പം ഇങ്ങനെ ഒരു വൈതരണി പെട്ട് വലയുന്നവരാണ് മിക്ക സ്വാമിമാരും. പക്ഷെ അത് പുറത്തു പറയണ്ട. അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം? അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്നുള്ള പിടുത്തം, സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ചുറ്റുപാടുകളെന്ന് പറയുന്നത് ഇവിടെ ഈ പ്രലോഭനം, അതൊരു നീരാളി പിടുത്തം പോലെ. അതിങ്ങനെ സാഹചര്യങ്ങളും സംസ്കാരവുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ജീവനിൽ സുപ്തപ്രായമാണ്, എന്നുവെച്ചാൽ ഉറങ്ങിയതുപോലെ അടുക്കുന്നു. അത് എപ്പോഴാണ് അത് ജാഗ്രത ആവുന്നത്? സംസ്കാരത്തിനൊരു ഒരു ഒരു പ്രത്യേകതയുള്ളത്, അത് സുപ്തമായിരിക്കും. യോഗസൂത്രങ്ങളത് ചർച്ച ചെയ്യും വ്യാസൻ. അത് സുപ്തമായിരിക്കുമ്പോൾ അത് ശത്രുവല്ല, സാധുവിനത് ശത്രുവല്ല. അത് ഉറങ്ങിക്കിടന്നു കഴിഞ്ഞാൽ, ഉറങ്ങിക്കിടക്കുന്ന പുലി പശുവിനെയും മാന്യൊന്നും പിടിച്ചു തിന്നാറില്ല. അത് ഉണർന്നു കഴിഞ്ഞാലേ അത് പശുവിനെയും മാന്യം എല്ലാം തേടിപ്പോകാറുള്ളു. അതുപോലെയാണ് സംസ്കാരങ്ങൾ. ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ അവിടെ കിടന്നോളും. അത് ഉറങ്ങിക്കിടന്നത് ചത്തുപോയാലും, ഉറക്കത്തിൽ മരിച്ചു പോയാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഉറങ്ങിക്കിടന്നും ചിലപ്പോൾ അത് മരിച്ചു. ഉണരുമ്പോഴാണ് അത് ശല്യം ചെയ്യുന്നത്. ഇത് ഉണരുന്നതിന് പ്രധാനമായ നിമിത്തം എന്താണ്? സംസ്കാരം ഉണരുന്നതിന് നിമിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് അദിഷ്ടം അത് കാരണമായി പറയുന്നു. മറ്റു ചില സംസ്കാരങ്ങൾ ഒരു സംസ്കാരത്തെ ഉണർത്തും അത് പറയുന്നുണ്ട്. കാരണം രണ്ട് സംസ്കാരങ്ങൾ, മൂന്ന് സംസ്കാരം, നാല് സംസ്കാരം ഇങ്ങനെ എണ്ണിയാലൊടുക്കാത്ത രീതിയിൽ അനന്ത സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്, സുപ്തപ്രായത്തിലാണ്. പക്ഷെ ഇങ്ങനെ സുപ്തപ്രായത്തിൽ കിടന്നാലും രണ്ടുപേര് അടുത്ത് കിടന്നുറങ്ങിയാലും ഒരുത്തൻ തട്ടിയും മുട്ടിയും അടുത്തവനെ ചിലപ്പോൾ ഉണർത്തു എന്ന് പറയുന്ന പോലെ ഉരുണ്ടും പിരണ്ടുമൊക്കെ അടുത്തവൻ്റെ ഉണർത്താറുണ്ടല്ലോ. അതുപോലെ ഈ ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരങ്ങളിൽ തന്നെ മറ്റുള്ളവനെ ഉരുണ്ടും പിരണ്ടും ഉണർത്തും. അതുകൊണ്ട് അദിഷ്ടം സംസ്കാര ജാഗ്രതാവുന്നതിന് കാരണമാണെന്ന് പറയുന്നു. അങ്ങനെ വരാം. മറ്റൊന്ന് പക്ഷെ പ്രബലമായ കാരണം അതാണ്. പ്രബലമായ കാരണം എന്ന് പറയുന്നത് എന്താണോ, സാഹചര്യമാണ് സംസ്കാരത്തെ ഉണർത്തുന്നതിൻ്റെ പ്രബലമായ കാരണം. അപ്പോൾ പഴയകാലത്ത് ഇന്നത്തത് ഇത്രയും ജനസംഖ്യ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും മനുഷ്യന് ഭൗതികമായ പരിണാമങ്ങളൊന്നും സംഭവിക്കാത്ത കാലഘട്ടത്തിലും മനുഷ്യരെന്ത് ചെയ്തിരുന്നു, ഈ സാഹചര്യങ്ങളെ ഭയന്നിരുന്നു. കാരണം സാഹചര്യങ്ങളാണ് ഈ സംസ്കാരത്തെ ഉണർത്തി തൻ്റെ ചിത്തത്തിനെ, ചിത്തത്തിൻ്റെ പറയുന്ന എന്താണ് വിഷയസ്രോതസ്, ചിത്തത്തിന് അങ്ങനെ ഒരു സ്രോതസ് ഉണ്ട്, എന്താണ് വിഷയസ്രോതസ്, ആ വിഷയസ്രോതസ്സിനെ പ്രവഹിപ്പിക്കുന്നത് ഈ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പഴയകാലത്ത് എന്ത് ചെയ്തിരുന്നു, ഋഷിമാരും മറ്റും ഇതെല്ലാം വിട്ടിട്ട് നേരെ കാട്ടിലേക്ക് പോയിരുന്നു, ഗുഹകളിലേക്ക് പോയിരുന്നു. അവിടെ പോയിരുന്നു അവരെന്ത് ചെയ്തു, ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. അതൊരു പാഴ്വേലയൊന്നുമല്ല, കാരണം അതുകൊണ്ട് അവർ പകുതി ജയിച്ചു, സാഹചര്യങ്ങളെ പകുതിയുള്ള അവർ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ കാരണം ഇന്ന് ഗുഹയിൽ പോകാൻ പറ്റത്തില്ല, ഇന്ന് ഗുഹ വേണമെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കേണ്ടി വരും. അല്ലാതെ പ്രകൃതി സിദ്ധമായ ഗുഹകളൊന്നുമില്ല, വനമില്ല. അപ്പോൾ അക്കാര്യം ഇന്ന് ചിന്തിക്കാനേ പാടില്ല. പിന്നെ എന്താണ്, പ്രതികൂല സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നീക്കുക, അതിനൊഴിവാക്കുക. രണ്ടാണ്, ഒന്നുകിൽ അതിനൊഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വയം മാറിയിരിക്കുക, രണ്ട് വഴികളാണ്. അതാണ് ഒന്ന്, ഈ സംസ്കാരം സുപ്തമായിരിക്കുന്ന സംസ്കാരം ജാഗ്രതയായി തൻ്റെ അന്ധകരണത്തെ ഈ വിഷയഭോഗങ്ങളിൽ കൊണ്ട് ചാടിച്ച് തന്നെ നശിപ്പിക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ മുഖ്യമായ ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് എന്താണ്, അപ്രതികൂല തൻ്റെ മനസ്സിന് പ്രതികൂലമെന്ന് തോന്നുന്ന വിഷയങ്ങളെ ഒന്നുകിൽ ഒഴിവാക്കും, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ വിഷയ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവുക, സ്വയം താൻ മാറിപ്പോകും. രണ്ടല്ലേ പറ്റും, തൻ്റെ അടുത്തിരിക്കുന്നതിന് ഒന്ന് തനിക്ക് എടുത്തു മാറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് താൻ സ്വയം മാറിപ്പോകും. ഈ രണ്ടു വഴിയും ഇതാണ് പ്രഥമമായി ഒരാൾ സ്വീകരിക്കേണ്ടത്. സഹനഗതിയിൽ ആധ്യാത്മിക ജിജ്ഞാസുക്കളെല്ലാം സമൂഹത്തിൽ നിന്ന് മാറി ആശ്രമങ്ങളിലേക്കും മറ്റുമൊക്കെ പോകുന്നതിൻ്റെ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമായോ അബോധപൂർവമായോ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ഇത് തന്നെയാണ് എന്താണോ, വിഷയങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുക, സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക. അങ്ങനെ വന്നതിന് ശേഷം അവിടെ വീണ്ടും കരുതലോടുകൂടിയിരിക്കുക. വൈരാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ അനുഷ്ഠാന ഭാഗത്ത് പ്രധാനമായി നമുക്ക് വേണ്ടി വരുന്ന ഒന്നാണ്. സാഹചര്യങ്ങളിൽ നമ്മൾ മാറിയിരിക്കുക. അല്ല, ഒരാൾ എത്ര കേവനായാലും ശരി, ഒരാൾ പറയുകയാണ് എനിക്ക് വലിയ ഇന്ദ്രിയ നിയന്ത്രണമൊക്കെ സിദ്ധിച്ച ആളാണ്, വിഷയങ്ങളൊന്നും തന്നെ പ്രലോഭിപ്പിക്കുകയില്ല എന്ന് എത്ര വലിയ അവകാശവാദം പറയുന്ന ആളായാലും ശരി, എത്ര വലിയ യോഗിയായാലും ശരി, ത്യാഗിയായാലും ശരി, പ്രകൃതി എന്താണ് അതിൻ്റെ ജോലി നിർവഹിക്കും, അത് അതിൻ്റെ ജോലി ചെയ്യാൻ അവസരം കിട്ടുന്നില്ല, അത് വെറുതെ വിടാറില്ല. അപ്പോൾ ആ അത്ര എത്ര കേവനായാലും ശരി, എത്ര സമർത്ഥനായാലും ശരി, സാഹചര്യങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് അയാളുടെ കൈ നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ അയ്യോ സ്വാമി ഇങ്ങനെയൊക്കെ ആയിപ്പോയോ എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നും, കാരണം അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അതിനെ മാറ്റാനും മറിക്കാനും ഒക്കത്തിന് ഞാൻ പറഞ്ഞല്ലോ അഗ്നിയുടെ സ്വഭാവത്തെ മാറ്റാൻ അത് ജീവന് സാധ്യമല്ല. ഈശ്വരന് കഴിഞ്ഞെന്നിരിക്കും, കാരണം ഈശ്വരനാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ കഴിവുകളെക്കുറിച്ച് വിലയിരുത്താനൊന്നും നമ്മുടെ ബുദ്ധി പ്രാപ്തമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ മനുഷ്യന് ഈശ്വരസൃഷ്ടമായ ഈ പാഞ്ചഭൗതികമായ മനസ്സിന്റെ സ്വഭാവത്തെ മാറ്റാനും മറിക്കാനും മനുഷ്യന് സാധ്യമേ. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒരാൾ അതിന്റെ പ്രാരംഭ നില എന്നുള്ള നിലയ്ക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരാൾ ആശ്രമത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലോ അഭയം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ ജോലി തീരുന്നില്ല. വീണ്ടും അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും പ്രലോഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചോദിക്കുന്നത് എത്ര കാലം ശ്രമിക്കണം ചാകുന്നതുവരെ? അതാണ് എന്റെ ഉത്തരം. ചാകുന്നതുവരെ, ഇത് ചാകുന്നതിന്റെ തൊട്ട് മുമ്പ് നിമിഷവും ശ്രദ്ധിച്ചോണം ഇത് വഴിതെറ്റി പോകുന്നുണ്ടോ, അതുവരെ ശ്രമിച്ചാലേ പറ്റും. അല്ലാതെ ആർക്കും ഈ മനസ്സിനെയൊന്നും പിടിച്ചു കെട്ടി ആർക്കും മിടുക്കനാകാനൊന്നും പറ്റത്തില്ല. വലിയ പാമ്പിനെയൊക്കെ പിടിച്ചു കെട്ടി മിടുക്കനാകും, പക്ഷെ അത് പറ്റത്തില്ല. ഇത് യോഗശാസ്ത്രത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല. അതുകൊണ്ട് മനസ്സിനെ ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, മനസ്സിനെ ആർക്കും ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്ദ്രിയ ജയം, ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഇത്രേ അർത്ഥമേ ഉള്ളൂ. അതിലൊന്നും ആർക്കും അതിൽ കിടന്ന ആത്മവിശ്വാസം ആർക്കും ചേർന്നതല്ല, അതൊരിക്കലും സാധ്യവുമല്ല. അതുകൊണ്ട് അതിന്റെ പ്രാരംഭ നില എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഒരു സാധകനും വിഷയങ്ങളിൽ നിന്നും മാറി ഏകാന്തമെന്ന് അയാൾ കരുതുന്ന സാഹചര്യങ്ങളിൽ, അത് ഗുരുസന്നിധിയിലോ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളോ ഒക്കെ അയാൾ കഴിയുന്നത്, ആ സാഹചര്യങ്ങളെ വിട്ടിട്ട് അയാൾ വീണ്ടും അയാൾ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും 100% ഉറപ്പാണ് അയാൾ വഴിതെറ്റി പോകും. രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതുവരെ അങ്ങനെ വഴിതെറ്റിയവരെ ദൈവം പോലും രക്ഷിച്ചിട്ടില്ല, പിന്നെയല്ലേ അവനവൻ രക്ഷിക്കുന്നു. ഈശ്വരൻ പോലും രക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് വൈരാഗ്യം എന്ന് പറയുമ്പോൾ, പൂർണമായും പ്രതികൂലമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും മാറിയിരിക്കുക, അത് തന്നെയാണ്. ഇത്രയും ക്ലേശിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത് ആവശ്യമില്ലാന്ന് തോന്നുന്ന ആ നിമിഷം ഇതൊക്കെ നിർത്തിവെച്ചിട്ട് വേറെ പണി നോക്കുക, അതാണ് നല്ലത്. ഇതിൽ നിന്ന് ഇതിനെ വഷളാക്കുന്നതിനും നല്ലത് ഇതിനെ വിട്ടിട്ട് സ്വയം വഷളാകുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ക്ലേശിച്ചതൊക്കെ വേണമോ എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അയാളത് വിട്ടക്കുക. വേറെ എന്തെല്ലാം ഈ ലോകത്ത് പണികളുണ്ട്, ഈ പണി മാത്രമേ ഉള്ളൂ. ഇല്ല, നല്ല പ്രതിഫലം കിട്ടുന്ന വേറെ ഒരുപാട് പണികളുണ്ട്, അത് ചെയ്യാം. അല്ല, ഇതാണ് ഒരാൾ ഇത് ഒരാൾ ഗൗരവമായിട്ടെടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ നിഷ്ഠകൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അത് ഒരാൾ അക്ഷരം പ്രതി പാലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എന്താകും? അത് ഒരു മിഥ്യാചാരത്വമായി മാറിപ്പോകും. അതുകൊണ്ട് വൈരാഗ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബ്രഹ്മചാരിമാര് സന്യാസിമാര് ഒരു സംബന്ധിച്ചിടത്തോളം അത് വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമില്ല. അത് ജീവിതത്തിൽ പരമപ്രധാനമാണ്, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അത് തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തിനും ഇതിനോട് ടാറ്റ പറയാം, ഒരു അതിന് യാതൊരു ദോഷവുമില്ല. പക്ഷെ ഇതിനകത്ത് കിടന്നത് വഷളാക്കി കളയരുത്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനു വേണ്ടി പറയുന്നത്. അപ്പോൾ ആ വിരാഗത എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നതിന് മുഖ്യമായി വരുന്നത് അതിന്റെ പകുതിയോളം, അതിന്റെ പ്രാരംഭം എന്നുള്ളതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ആ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഭാഗ്യം, പിന്നീടുണ്ട് പകുതി. ചിലർ ചോദിക്കും, ശരി ഗുഹയിൽ പോയ മനസ്സ് അവിടെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കത്തില്ലേ? വിഷയങ്ങളെ ഒഴിവാക്കി വെച്ചാൽ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. വിഷയങ്ങളെ ഒഴിവാക്കിയാൽ എന്ന് പറയുന്നു, ബാഹ്യമായ ഇതിനെ ഒഴിവാക്കിയാലും വീണ്ടും മനസ്സിൽ മനോരഥം വരത്തില്ലേ, സങ്കല്പം വരത്തില്ലേ? ബാഹ്യമായ വിഷയങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഗുഹയിൽ പോയിരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. അത് ഇത് പറഞ്ഞവർക്കും അറിയാം ഇതിനെക്കുറിച്ച്. ഈ നമ്മൾ ഈ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ ചിന്തിച്ചവരാണ് ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ അവരെ മുമ്പിലും നമ്മൾ ചിന്തിച്ച് മുടക്കന്മാരാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിഷയങ്ങളെയൊക്കെ ഒഴിവാക്കി ഒരാൾ പോയി ആശ്രമത്തിൽ പോയി അവിടെ ഇരുന്ന് വീണ്ടും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളയാൾ അധപ്പതിക്കത്തില്ല. ശരി, അയാൾ അധപ്പതിക്കുമെങ്കിൽ എന്താണ് ഇതിന് പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? വീണ്ടും വിഷയങ്ങളിലേക്ക് പോവുകയാണോ? എന്തായാലും അതല്ലല്ലോ. അപ്പോ വിഷയങ്ങൾ ഒഴിവാക്കിയതിന് ശേഷവും ബാഹ്യമായി ഒഴിവാക്കിയതിന് ശേഷവും ഒരാളുടെ മനസ്സിൽ വിഷയചിന്ത വരുന്നുണ്ടെങ്കിൽ, പ്രലോഭനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പിന്നെ അയാൾക്ക് ചെയ്യേണ്ട എന്താണ്? ആ പ്രലോഭനങ്ങളെ വിഷയചിന്തകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവിടെയാണ് ആധ്യാത്മിക മറ്റ് സാധനങ്ങളുടെ. ഒരിടത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാഹ്യമായി ത്യജിച്ചു. പ്രാരംഭമായി വേണ്ടത് എന്താണ്? ബാഹ്യമായ ത്യാഗം. ആ ബാഹ്യമായ ത്യാഗമാണ് സന്യാസം, ബ്രഹ്മചര്യം എന്നെല്ലാം പറയുന്നത്. അത് വെച്ചും ബാഹ്യമായ ത്യാഗമാണ്. പക്ഷെ അതെന്താണ്? എന്തിനു വേണ്ടി അതനുഷ്ഠിക്കുന്നു? ആന്തരികമായ ത്യാഗത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. വിഷയം മധ്യത്തിലിരുന്നു കൊണ്ട്, വിഷയ അനുഭവത്തിലിരുന്നു കൊണ്ട് വിഷയങ്ങളെ ഉള്ള വിരാഗതയെ ഉണ്ടാക്കുന്നതിനും കുറച്ചുകൂടി അനായാസമായിട്ടുള്ളത് ആ സിദ്ധി ക്ഷിപ്രസാധ്യമായി വരുന്നത് വിഷയങ്ങളെ ത്യജിച്ചിട്ട്, വിഷയങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആ അഭ്യാസങ്ങൾ തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുവനാണ് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന ഒരു സാധനാ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ആദ്യം ബാഹ്യമായി ഈ വിഷയങ്ങളെ വിടുന്നു, ത്യജിക്കുന്നു, വിഷയ സാഹചര്യത്തെ ഒഴിവാക്കുന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഏകാന്തത്തിൽ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗുരുവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ മറ്റ് സാധനങ്ങൾ ഒഴിയുന്നു. ജപം, തപം, സ്വാധ്യായം, സത്സംഗം തുടങ്ങി എന്തെല്ലാം സാധനകൾ ആകാമോ അത്തരം സാധനങ്ങൾ മുഴുകുന്നു. ഈ സാധനങ്ങൾ മുഴുകുന്നതുകൊണ്ട് എന്ത് വരുന്നു? അയാൾ നേരത്തെ പറഞ്ഞ ഏകാന്തത്തിനും അയാളുടെ മനസ്സിൽ പൊങ്ങിവരുന്ന വിഷയചിന്ത, വിഷയരാഗം, ഇതിനെല്ലാം അയാൾ ക്രമേണ ജയിക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ പടിയായി അയാൾ ചെയ്യേണ്ടത്. അതിന് സഹായിക്കുന്നതാണ് മറ്റ് നമ്മുടെ ജപധ്യാനങ്ങളും സ്വാധ്യായവും സത്സംഗവും എല്ലാ ശ്രവണ മനനങ്ങളും എല്ലാം അതിന് സഹായിക്കുന്നു. അത് രണ്ടാമത്തെ പടിയാണ്. അപ്പം ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ അയാൾക്ക് ഈ പറയുന്ന മനോനിയന്ത്രണം അല്ലെങ്കിൽ മനസ്സിന്റെ ജയമെന്നും പറയും. ഇതെല്ലാം പൂർണ്ണമായി വരുമ്പം അയാൾക്ക് വേണമെങ്കിൽ പറയാം അയാൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്, മനോജയം സംഭവിച്ചു എന്നെല്ലാം പറയും. പക്ഷെ അതിന് ഇത് രണ്ടും പൂർത്തിയാകണം. ഒന്ന് പ്രഥമ പടി എന്നുള്ള അതിലേക്ക് വിഷയങ്ങളെ ബാഹ്യമായി ഒഴിവാക്കണം, അതാണ് ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം. രണ്ടാമത് അയാളുടെ മാനസികമായ പ്രവർത്തനങ്ങളെല്ലാം എന്താണോ ഈ മനസ്സിന്റെ രാഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അപ്പോൾ ഒരാൾ ഇതെല്ലാം ഉപേക്ഷിച്ചു, ബാഹ്യമായ ഇതെല്ലാം ഉപേക്ഷിച്ചു, ആശ്രമത്തിൽ വന്നു. അവിടെ വന്നതിന് ശേഷം വീണ്ടും അയാൾ അയാളുടെ സാധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് വെച്ചാൽ അയാൾക്ക് ഇതിനഭിരുചിയില്ലാതെ അയാളുടെ സാധനങ്ങളിൽ ജപ സ്വാധ്യായങ്ങളിലൊന്നും അഭിരുചിയില്ലാതെ വീണ്ടും അയാൾ എന്താണ് ഈ മായാമയമായിരിക്കുന്ന പ്രപഞ്ചകാര്യങ്ങളിലേക്ക് പേയായി അലഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? അതായത് കൂടുതൽ അധപതനത്തെ ഉണ്ടാകും. അതുകൊണ്ട് ലോകസേവനവും മറ്റു കാര്യങ്ങളും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതൊന്നും തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിന് വലിയ നഷ്ടത്തെ ഉണ്ടാകും. അപ്പോൾ സന്യാസം, ബ്രഹ്മചര്യം എന്നെല്ലാം പറയുമ്പോൾ അയാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും അയാളുടെ ലോകത്തെ നന്നാക്കുന്നതിനുപരി തന്നെ നന്നാക്കുന്നതാണ്. തന്നെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തിന് എന്തെങ്കിലും സേവ ചെയ്യാൻ കഴിയുമെങ്കിലും നല്ലത്. പക്ഷേ തന്നെ നന്നാക്കാത്ത രീതിയിൽ ലോകസേവനത്തിന് പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അയാൾക്ക് നഷ്ടപ്പെടുകയായിരിക്കും ഫലം. ഇതൊരു സത്യമാണ്, അതിന് വെള്ളം ചേർക്കാതെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിരാഗഭാവം, വൈരാഗ്യം, കാരണം ഇത് നമ്മളെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇതും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ പരിഹരിക്കേണ്ടതെല്ലാം പരിഹരിക്കേണ്ടതും ആർജിക്കേണ്ടതെല്ലാം ആർജിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്രയും വിശദമായി നമ്മൾ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. പറയുന്നു, അനഹങ്കാരം അടുത്ത് പറയുന്നു. അഹങ്കാര അഭാവയെ വച്ച അനഹങ്കാരം, അഹങ്കാരത്തിന്റെ അഭാവം, അതും നിരന്തരം പറയുന്നതും നിരന്തരം കേൾക്കുന്നതുമായ ഒരു കാര്യമാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരന്തരം പറഞ്ഞതുകൊണ്ടും നിരന്തരം കേട്ടതുകൊണ്ടും അർത്ഥലോഭം വന്ന ഒരു ശബ്ദമാണ്. അപ്പം അത് പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കേൾക്കുന്നതുകൊണ്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാറില്ല. കാരണം കേട്ട് തളമ്പിച്ചു പോയതാണ് അനഹങ്കാരം അനഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരവുമായ വിവേകം കൊണ്ട് തിരിച്ചറിവ് കൊണ്ട് അവൻ്റെ അഹംഭാവത്തെ തെളിയിക്കുക. അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണോ, ആത്മബോധം വന്ന് നമ്മുടെ അഹം എന്ന് പറയുന്ന ഭാവത്തെ ഇല്ലാതാകുന്നു. അത്രയും ഉയർന്ന നിലയൊന്നുമല്ല ഇവിടെ ഒരു സാധന എന്നുള്ള നിലയ്ക്ക്. സാധാരണഗതിയിൽ മനുഷ്യന് തോന്നുന്ന അവൻ്റെ കഴിവുകളിൽ, അവൻ്റെ ശക്തികളിൽ, അവൻ്റെ സാമർഥ്യത്തിൽ, അവൻ്റെ വിശേഷതകളിൽ, അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ ആത്മീയതയിൽ എല്ലാം സാധാരണ ഒരു മനുഷ്യന് അവനറിയാതെ വന്നു പോകുന്ന ഒരു ഞാനെന്ന ഭാവം അതാണ്. ചിലർക്ക് തോന്നിപ്പോവും ഞാനൊരു ഭക്തനാണെന്ന് തോന്നും, ചിലർക്ക് തോന്നിപ്പോവും ഞാനൊരു ജ്ഞാനിയാണെന്ന് തോന്നിപ്പോവും, ചിലർക്ക് തോന്നിപ്പോവും ഞാനൊരു നല്ല സാധകനാണെന്ന് തോന്നും. അപ്പോൾ ചിലർക്ക് തോന്നും ഞാനൊരു ആത്മീയക്കാരനാണ്, ഒരു ആത്മീയ ജീവിയാണ് എന്ന് തോന്നിപ്പോവും. ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഉള്ള അഹംഭാവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ വന്നു പോവും. അവനതിനെ തിരിച്ചറിയത്തുമില്ല. ചിലർക്ക് തോന്നിപ്പോവും താനൊരു സ്വാമിയാണെന്ന് തോന്നിപ്പോവും. ഇത്തരം വരുന്ന കുഴപ്പങ്ങൾ ഇത് പരിഹരിക്കുന്നതിനാണ് പറയുന്നത് അനഹങ്കാരം, അഹങ്കാരമില്ലാതിരിക്കുക. ഈ വെച്ച വീണ്ടും പറയുന്ന എന്താണ്, ഇതെല്ലാം എന്തിനു ചെയ്യണം? ഇത്രയും ക്ലേശകരമായ കഷ്ടമായ സാധനാ മാർഗങ്ങളിൽ വേറെ അനായാസമായി ലോകത്തിൽ എന്തായാലും ജനിച്ചു ജീവിക്കുന്നു, അനായാസമായി ഈ ലോകത്ത് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിട്ടിട്ട് എന്തിനായി വൈഷമ്യങ്ങളിലേക്കൊക്കെ എടുത്തു ചാടുന്നു? പലരും വിചാരിക്കും ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് കടക്കത്തില്ലായിരുന്നു, ഇതെന്തോ സുഖമുള്ള ഏർപ്പാടെന്ന് വിചാരിച്ചിട്ടാണ് ആശ്രമത്തിൽ പോയത്. പറഞ്ഞു കേട്ടപ്പോൾ ഇവിടുന്ന് പോയേണ്ട സമയം വൈകിയിരിക്കുന്നു എന്നാ തോന്നുന്നു. അതിനുള്ളൊരാൾ ആശ്രമത്തിൽ വന്നു, ഇങ്ങനെ ഒരു ജിജ്ഞാസ കൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാലും പറഞ്ഞു, എന്താണോ എന്തായാലും വന്നുപോയി, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വന്നപ്പോൾ തന്നെ തിരിച്ചു പോകേണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അറിവും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്, അവിടെ ചെന്നാലും സ്വസ്ഥത കിട്ടത്തില്ല. ഇതറിയാതിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു, ഇപ്പം അതിനും വലിയ പ്രയാസമായി. അപ്പം അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ സാധാരണഗതി ഞാനിത് പറയുന്നത്, കാരണം ഇത് എഴുതിയത് ഞാൻ പറയുന്നത് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മളെപ്പോലെയുള്ള മനുഷ്യരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ചിലത് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പം ചിലരൊക്കെ ചിന്തിക്കും ഈ സ്വാമി എന്താ എഴുതാപ്പുറം വായിക്കുന്നത്, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി സംസ്കൃതം നമുക്ക് അറിയത്തില്ല എന്നുള്ള ധൈര്യത്തിലാണോ ഇത് പറയുന്നത്? അങ്ങനെ ചിന്തിക്കും. അങ്ങനെയല്ല, കാരണം ഇത് എഴുതിയ സമയത്ത് എഴുതിയ ആള് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയതെന്ന് നമ്മളെപ്പോലെയുള്ള മനുഷ്യരില്ലായിരുന്നു. മനുഷ്യൻ ഇത്ര വലിയ പരിണാമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഇത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യൻ നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം അനുഭവങ്ങളും നമ്മൾ കാണുന്ന അനുഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി തന്നെ ചിന്തിക്കുന്നു. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും വേറെ ആർക്കും അല്ല, നമുക്ക് തന്നെ. ഓ നമ്മളിങ്ങനെയൊക്കെയാണോ എന്ന് മനസ്സിലാകുന്നവർ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പം എൻ്റെ കുറ്റമല്ല അത്, നമ്മളെ തന്നെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നു, അതാണ് നമ്മുടെ ഒരു ദോഷം. നമ്മുടെ അത് ഒരു തിരിച്ചറിവിൽ സഹായിക്കും എന്നുള്ളത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായുള്ള ആത്മനിരീക്ഷണം, തന്നിൽ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊരാൾ തിരിച്ചറിയുക, ഒരാൾ സ്വയം നിരീക്ഷിക്കുക. സ്വയം നിരീക്ഷിക്കുന്നത് പോലെ തന്നെ തൻ്റെ ചുറ്റുപാടുകളെയും നിരീക്ഷിക്കാം. മറ്റുള്ളവരിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു അതും നമുക്കൊരു ഒരു പാഠമാണ്. അങ്ങനെ സ്വയം നിരീക്ഷിക്കുകയും തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൂടി കാലാനുസൃതമായി ഇതിനെ പറയുന്നു എന്നേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ വിഷയം ഈ കാര്യത്തിൽ, കാരണം നമ്മൾ വേറെ കാര്യമായ പണിക്കൊന്നും പോയിട്ടില്ല, നമ്മുടെ പണി ഇത് തന്നെയായിരുന്നു കുറേ കാലമായിട്ട്. തീർച്ചയായിട്ടും ഇതിനോട് ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങളും ഉണ്ടാവും, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും മനസ്സുകൊണ്ട് പ്രയാസം തോന്നരുത്, എന്നോട് വിരോധം തോന്നരുത്. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് എന്തിനു ഈ ക്ലേശകരമായ ഈ ഒരു അഭ്യാസത്തിലേക്ക് കടക്കണം? ഇത് താൻ സ്വീകരിക്കേണ്ടതുണ്ടോ? ഇതുകൊണ്ട് എന്താ ലാഭം? ആശ്രമജീവിതം, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ പലരും അതത്ര ഒരു വൈഷമ്യമുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സ്ഥാനം എന്ന് കരുതിയല്ല. പലരും മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിവാക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ആശ്രമം. ഇവിടെ വന്ന സുഖമായിരിക്കും എന്നാ കരുത്. പക്ഷെ അങ്ങനെയല്ല. ഇതെന്താണ്? ഇവിടെ ഇത്രയും ക്ലിഷ്ടമായ സാധനാ മാർഗങ്ങളിലൂടെ ഒരാളെ തള്ളിവിടുന്നത്, ഇത് ക്ലേശകരമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ആത്മീയതയ്ക്ക് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ഓരോരുത്തരുണ്ടാക്കുന്നത്. ചെന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി സാധനങ്ങളും ഒന്നും അനുഷ്ഠിക്കണ്ട, നല്ല എളുപ്പമുള്ള ആത്മീയത ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ജിജ്ഞാസുക്കളെയൊക്കെ ആകർഷിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. എന്താണ്? ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം, അതാണ് ഈ ക്ലേശകരമായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുരസ്യധാര എന്നൊക്കെ പറയുന്നു. അപ്പോൾ ക്ലേശകരമായ മാർഗത്തിലൂടെ ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നതാണ്, ശരിയായ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ക്ലേശകരമായ ഈ മാർഗത്തിലൂടെ അനായാസമായി സഞ്ചരിക്കുക, അതാണ് ക്ലേശകരമായ ഈ മാർഗത്തിലൂടെ അനായാസമായി ആനന്ദപൂർവമായി സഞ്ചരിക്കുക, അതാണ്. അപ്പോൾ അത് രണ്ടും വരും. മാർഗത്തിന്റെ ക്ലിഷ്ടത, ആ ക്ലേശം, അത് പലപ്പോഴും അങ്ങനെയാണ്. മാർഗം ക്ലേശമാണെങ്കിൽ യാത്ര ആനന്ദകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗംഗോത്രിയിലോ യമുനോത്രിയിലോ കേദാരത്തിലോ ബദരിയിലോ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അവിടെ പ്രത്യേകിച്ചും കാൽനടയായിട്ടൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങും, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാൽനടയായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചരിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം ആ മാർഗം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു, ശരീരത്തെ തളർത്തുന്നു, വ്യാധികളുണ്ടാക്കുന്നു, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാക്കുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷേ മൊത്തത്തിൽ എന്താണ് ആ യാത്ര എന്ന് പറയുന്നത്? ആനന്ദകരമാണ്. അതെങ്ങനെയാണ് ഈ ക്ലേശത്തിൽ ആനന്ദം ഉണ്ടാകുന്നത്? അനുഭവിച്ചാലേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്തു നോക്കുക. കാരണം അവിടെ നമ്മുടെ മനസ്സിലൊരു വലിയൊരു സങ്കല്പമുണ്ട്. ഗംഗോത്രിയെക്കുറിച്ചോ യമുനോത്രിയെക്കുറിച്ചോ ഒക്കെ ഉള്ളൊരു സങ്കല്പം, അതൊരു വലിയ സങ്കല്പമാണ്. ആ സങ്കല്പം എന്ന് പറയുന്നത് ആ യാത്ര എത്ര ക്ലേശകരമാണെങ്കിലും ശരി, ആ സങ്കല്പം എന്ന് പറയുന്നത് നമുക്ക് ആ യാത്രയിൽ ബാഹ്യമായ ക്ലേശങ്ങളുണ്ടെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആന്തരികമായ ഒരു അനായാസം, ആന്തരികമായ ഒരു സുഖത്തെ, ആ സുഖമാണ് ആ ക്ലേശത്തെ അനുഭവിക്കുന്നതിനുള്ള ശക്തി ആ യാത്രികന് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ആധ്യാത്മിക യാത്രയും. ഇത് വളരെ ക്ലേശകരമാണെങ്കിലും ഇതൊരാൾക്ക് അനായാസമായും ആനന്ദപൂർണമായും നിർവഹിക്കുന്നതാണ്. അതിനാ ക്ലേശങ്ങളെ നിഷേധിക്കേണ്ട ആവശ്യമില്ല, അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആധുനികന്മാരായ പല ഗുരുക്കന്മാരെന്ന് പറയുന്നവരും ചെയ്യുന്ന പോലെ അവരെന്താണ് പറയുന്നത്? ആധ്യാത്മികം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ലേശമില്ല, അതിനൊന്നും ഒഴിവാക്കേണ്ടതില്ല, എല്ലാം സ്വീകരിച്ചുകൊണ്ട് പോവുക, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോവുക, അതാണ്. അങ്ങനെയല്ല, വലിയ നേട്ടങ്ങൾക്ക് വലിയ ക്ലേശങ്ങളും ആവശ്യമായി വരും. പക്ഷെ ആ നേട്ടം, ആ നേട്ടത്തെക്കുറിച്ചുള്ള അവന്റെ ചിന്തകൾ അവൻ ആ മാർഗത്തിൽ സന്തോഷത്തെ കൊടുക്കും, അവന് അനായാസതയും കൊടുക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് അയാൾ ഈ ഒരു ക്ലേശത്തെ സ്വയം സ്വീകരിക്കുന്നു എന്നാണ്. അതിന് കാരണം ഇതാണ്. എന്താണ്? ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാനുദർശനം. അയാൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നു എന്താണോ, ഒരുവൻ അവന്റെ മിഥ്യയായ ധാരണകൾ കൊണ്ട് ഈ ജീവിതം വളരെ പരമസുഖമുള്ളതാണോ എന്നെല്ലാം അയാൾ വ്യാമോഹിച്ചാലും, വ്യാമോഹിച്ച് മരു മരീചികയുടെ ഉദാഹരണം പറയുന്നത് പോലെ ഈ മരീചികയുടെ പിറകെ ഒരാൾ പാഞ്ഞാലും വാസ്തവം എന്താണ്? ജന്മം അത് ക്ലേശകരമാണ്, മൃത്യു ക്ലേശകരമാണ്, ജര വ്യാധി ദുഃഖം ദോഷം, ഇതിനെക്കുറിച്ചുള്ള അനുദർശനം, ഇതിനെക്കുറിച്ചുള്ള ചിന്ത, ആ ചിന്തയാണ് ഒരാളെ ഈ പ്രലോഭിപ്പിക്കുന്ന ഈ ഭൗതിക ലൗകിക മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു. അത് ഓരോന്നും കൂടെ ഭാഷകാരൻ വിശദീകരിക്കുന്നു. എന്താണ്? ജന്മ മൃത്യുശ്ച ജരാച വ്യാധേശ്ച ദുഃഖാനിച്ച തേഷ് ജന്മാദി ദുഃഖാന്തേഷു പ്രത്യേകം ദോഷാനുദർശനം. ജന്മം തുടങ്ങി ദുഃഖം വരെയുള്ള കാര്യങ്ങളിൽ ഓരോന്നിനും ദോഷത്തെ ദർശിക്കുക എന്നാണ്. അതാണ് ഒരു വിവേകി ഈ ക്ലേശങ്ങളെ സ്വീകരിക്കുന്നത്, സ്വയം ഭരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ദോഷത്തെയാൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. സാധാരണ മനുഷ്യന് മനസ്സിലാക്കുന്നത് ഏതുപോലെ പന്നിക്ക്, ചേറ്റിൽ കിടക്കുന്ന പന്നിക്ക് ഒരിക്കലും അതിന്റെ ഗന്ധം അതിനാലോ വരുത്തപ്പെടുത്തത്തില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പക്ഷേ ശുദ്ധയായി വൃത്തിയായി മാറി നിന്ന് നോക്കുന്നവന് അത് അവിടെ നോക്കുമ്പോൾ അവനറിയാതെ മൂക്ക് കൊത്തിപ്പോവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് വിവേകം, മറ്റൊന്ന് അവിവേകം. ചെളിക്കുണ്ടി കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് അത് ദുർഗന്ധമുള്ളതല്ല, അത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പക്ഷെ ഒരു വിവേകിയായ ആത്മീയ സാധകൻ അക്കരയിൽ നിന്ന് നോക്കുമ്പോൾ അവന് ഇതെല്ലാം അനുഭവപ്പെടും. എന്താണ്? ജന്മത്തിലുള്ള ക്ലേശതകൾ, ജന്മാനി ഗർഭവാസ യോനിദ്വാര നിസ്സരണം ദോഷ, ഗർഭവാസം അത് ദോഷമാണ്. മാതാവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക കഷ്ടപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ദോഷമായി അവൻ ചിന്തിക്കുന്നു. അവിടുത്തെ ക്ലേശങ്ങളെക്കുറിച്ച് ഇന്നവന് അറിയാൻ കഴിയുന്നില്ലെങ്കിലും അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാകുന്നു. ഇതൊക്കെ ഒരു ജീവൻ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളാണ്. തസ്യ അനുദർശനം ആലോചനം, അവന്റെ വിവേകബുദ്ധിയിൽ അവൻ ഇതൊക്കെ മനസ്സിലാക്കുന്നു. ജന്മാദികൾ ക്ലേശത്തെ ഉണ്ടാക്കുന്നതാണ്. തഥാ മൃത്യു ദോഷാനുദർശനം, മൃത്യുവിനെ കുറിച്ച് അവൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. കാരണം മൃത്യു അടുത്ത ജന്മത്തിന് കാരണമാണ്, ജന്മം അടുത്ത മൃത്യുവിന് കാരണമാണ്. ഇത് പരസ്പരം ഒന്നും മറ്റൊന്നിന് ഹേതുവായിരിക്കുന്നു. അതുകൊണ്ട് ഈ ചക്രം ഇത് അവനെ, കാരണം ഗുരുവൻ എന്തിനും ജന്മത്തെയും മരണത്തെയും കുറ്റപ്പെടുത്തുന്ന എന്തിനാ? കാരണം അവന് ജീവിതത്തെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം ജീവിതത്തിലെ ക്ലേശങ്ങളെ അവന് സ്വയം ബോധ്യപ്പെടുമ്പോൾ ഈ ജീവിതത്തെ ക്ലേശങ്ങളെ അവന് നിഷേധിക്കാൻ പറ്റില്ല, കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്ലേശങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്താണ്? ജന്മവും മൃത്യുവുമാണ്. അപ്പൊ ഈ ജീവിതം എങ്ങനെയാണോ, ഈ ക്ലേശങ്ങൾക്ക് ഒരു ഒരു ജീവന് ആ ക്ലേശങ്ങളെ കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിന് കാരണമായിരിക്കുന്ന ജന്മവും മൃത്യുവും തീർച്ചയായും ഈ ക്ലേശങ്ങൾക്ക് ഉത്തരവാദിയാണ്. അതുകൊണ്ട് അതും ദോഷമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നു. തഥാ ജരായാം, ഇനി യൗവനം, യൗവനത്തിലിരിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാം. വാർദ്ധക്യത്തെ കുറിച്ച് ജര, പ്രജ്ഞാശക്തി തിരോ നിരോധ, പ്രജ്ഞാശക്തി തേജോ നിരോധ. അവിടെ തേജസ്, ശരീരത്തിന്റെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രാഗൽഭ്യം അത് നഷ്ടപ്പെടുന്നു, ബുദ്ധിയുടെ ശക്തി നഷ്ടപ്പെടുന്നു. ആ നഷ്ടങ്ങളെല്ലാം എന്താണ്? ചിന്തിക്കുന്നവരും വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതിന്റെ എല്ലാം ഗുണങ്ങൾ അനുഭവിച്ചവനാണ്. യൗവനം എന്ന് പറയുമ്പോൾ എന്താണ്? അവന്റെ പ്രജ്ഞാശക്തിയുടെ ആ വൈഭവം കൊണ്ട് അവൻ പല കാര്യങ്ങളും നേടിയവനാണ്. അവന്റെ തേജസ്സിന്റെ ആ പ്രാഗൽഭ്യം കൊണ്ട് അവൻ പല അസുഖങ്ങളും അനുഭവിച്ചതാണ്. അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് നല്ല കാലത്ത് ചിന്തിക്കുമ്പോൾ അതൊരു ദോഷം തന്നെയാണ്. അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. പരിഭൂതത, താൻ ഇതിനെല്ലാം അവശനായി പോവുക, പരവശനായി പോവുക. അതായത് താനിപ്പോ അഭിമാനപൂർവം താൻ ആശ്രയിച്ച് താൻ പ്രവർത്തിപ്പിക്കുന്ന തന്റെ ഇന്ദ്രിയങ്ങളും തന്റെ ശരീരവും മറ്റും ഒരു കാലത്ത് താൻ അതിനടിമയായി പോവുക എന്നാണ്. എന്നുവെച്ചാൽ വാർദ്ധക്യം കൊണ്ട് ശരീരം ക്ഷീണിച്ച് സ്വയം താൻ ദുർബലനാണെന്ന് സ്വയം തോന്നുക. ആ ദൗർബല്യത്തെ നേരത്തെ മനസ്സിൽ കാണുന്നു. ഇതൊക്കെ ഒരു ദോഷമാണ്, ഇന്ന് ഇതുപോലെ ഇരിക്കാൻ കഴിയത്തില്ല, അത് കൂടുതൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട്, അതാണ് വിവേകം. അങ്ങനെ ചിന്തിച്ച് അതിനെല്ലാം താൻ കീഴടങ്ങുന്നതായി മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നെല്ലാം ഒരു ശാശ്വതമായ മോചനത്തെക്കുറിച്ച് വിവേകിയായ ഒരുവൻ ചിന്തിച്ചു പോകുന്നത് അതിശയമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുവൻ അവനിങ്ങനെ ഒരു ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്നു വരുന്നതിനും അതിശയകരമായിട്ടൊന്നുമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. തഥാ വ്യാധിഷു ശിരോ രോഗാധിഷു ദോഷാനുദർശനം പറയുന്നു. നിസ്സാരമായ ഒരു തലവേദന വന്നാൽ തന്നെ ഒരുവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മാറാവ്യാധികൾക്ക് ശരീരം വിധേയമായി കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ക്ലേശങ്ങൾ അത് വന്ന് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതനുഭവിക്കാത്തവന് എത്ര പറഞ്ഞാലും അത് മനസ്സിലാകത്തില്ല. ഒരുവന്റെ ശരീരം ഇത്തരം വ്യാധികൾക്ക് ഏത് സമയവും വഴങ്ങുന്നതാണ് എന്നുള്ളൊരു ഉദ്ബോധം ഒരുവനുണ്ടെങ്കിൽ ആ ശരീരത്തെ അഭിമാനിച്ചുകൊണ്ടവൻ അതിൽ അഹങ്കരിച്ചുകൊണ്ട് അവൻ സ്വന്തം നിലവിട്ടൊരിക്കലും ജീവിക്കത്തില്ല. അതുകൊണ്ട് അതും ആവശ്യമാണ് പറയുന്നു. വ്യാധിഷു ശിരോരോഗാധിഷു ദോഷാനുദർശനം, അതുമൊക്കെ ശരീരത്തിന് സംഭവിക്കാം. തഥാ അതുപോലെ തന്നെ മൊത്തത്തിൽ പറയുകയാണ് ദുഃഖങ്ങളെക്കുറിച്ച്, ദുഃഖേഷു ആധ്യാത്മിക ആദിഭൗതിക ആദിദൈവിക നിമിത്തേഷു. ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്ന് പറയുന്നത് നമ്മൾ വളരെ വിശദമായി മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. അത് ദുഃഖങ്ങളാണ്, ദുഃഖ നിമിത്തങ്ങളുമാണ് ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് ദോഷത്തെ കാണുന്നു. ഇതാണ് ദോഷദർശനം എന്ന് പറയുന്നത്. ഈ ദോഷദർശനം എന്ന് പറയുന്നത് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ആവശ്യമാണ് എന്നാണ് ഇവിടെ ഗീതയിൽ പറയുന്നത്. ആചാര്യസ്വാമികളും ഇതിന്റെ ഭാഷ്യകാരന്മാരെല്ലാം അത് പറയുന്നതാണ്. പക്ഷെ ചില ആൾക്കാർ, പുതിയ ചില ആൾക്കാർ പറയുന്നത് അതല്ല, പഴഞ്ചൻ കാര്യങ്ങളാണ്, ഇതൊന്നുമല്ല ആധ്യാത്മികത, ആധ്യാത്മികതയിലൊന്നും ദോഷം കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഭഗവാന്റെ അഭിപ്രായം എന്താണ്, മഹാത്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായം എന്താണ് എന്ന് പരിശോധിക്കാം. അവർ പറയുന്ന എന്താണ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സാധകൻ ദോഷദർശനം, അതുണ്ടായാൽ മാത്രമേ അയാളുടെ മനസ്സിൽ വിരാഗം ഉണ്ടാകത്തുള്ളൂ. ആ വിരാഗം ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് ഈ ക്ലേശകരമായ ക്ലിഷ്ടമായ ഈ ആധ്യാത്മിക മാർഗത്തെ സന്തോഷത്തോടുകൂടി ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയൂ. അതാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷാനുദർശനം ആസക്തിരനഭിഷംഗ ഉത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മൈ ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജ്ജന സംസതി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യത് അതോന്യഥ. ശിഷ്യേ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.